ജ്യോതി ചർണാഭിധാന ലോകത്തിനുപരിയുള്ള ജ്യോതിസ്, ആ ജ്യോതിസ് എന്താണോ അതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. പറയുന്നു ആ ജ്യോതിസ്, ജ്യോതിസ് ശബ്ദം പ്രയോഗിച്ചെങ്കിലും ആ ജ്യോതിസ് ബ്രഹ്മം തന്നെയാണ്. അതാണ് സിദ്ധാന്തം. ഇവിടെ ചോദിച്ചു, അങ്ങനെ ജ്യോതിസ് ബ്രഹ്മമാണെങ്കിൽ ബ്രഹ്മം എന്ന് പറയുന്നു, എന്തിന് ജ്യോതിസ് എന്നുള്ള ശബ്ദം ഉപയോഗിച്ചു? ദീപ്യമാന കാര്യ ജ്യോതിരുപലിഷ്യത ബ്രഹ്മണ്യവി പ്രയോഗ സംഭവാ ഏന സൂര്യ തപതി തേജസ് ഐദ്യ മന്ത്രവർണ. പറയുന്നു ജ്യോതിശബ്ദം അങ്ങനെ ബ്രഹ്മത്തെ ബോധിപ്പിക്കാം. പറയുന്നു ദീപ്യമാന കാര്യ ജ്യോതിരുപലക്ഷിതമാണ്, അത് ഉപലക്ഷണാദ്വാര ബോധിപ്പിക്കും എന്ന് പറഞ്ഞു. ജ്യോതിസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് പ്രകാശം, ഇരുട്ടിനെ നശിപ്പിക്കുന്ന പ്രകാശം എന്നായിരുന്നു. പക്ഷേ അതിനുപരിയായി അത് ബ്രഹ്മത്തെയും ബോധിപ്പിക്കാം. യദ്വാ നായം ജ്യോതിശബ്ദ ചക്ഷുർവർത്തേരേവ അനുഗ്രാഹകേ തേജസ്വി വർത്തത അന്യത്രാവി പ്രയോഗദർശന വാച ഏവായം ജ്യോതിഷ ആസ്തേ. അത് മാത്രമല്ല, ജ്യോതിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രകാശം ആയിക്കൊള്ളണമെന്ന് നിയമമൊന്നുമില്ല. ഉദാഹരണം ഇവിടെ വാക്കിനെ ജ്യോതിസ് എന്ന് പറഞ്ഞിരിക്കുന്നു. വാക്കെന്ന് പറയുന്നത് എങ്ങനെയാ ജ്യോതിസാകുന്നു? അത് പ്രകാശമുണ്ടല്ലോ. ചക്ഷുരിന്ദ്രിയത്തെ ജ്യോതിസെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം, അത് പ്രകാശമാണ്. പക്ഷെ വാഗേന്ദ്രിയം അത് ജ്യോതിസല്ല, പക്ഷെ അതിലും ജ്യോതിശബ്ദം പ്രയോഗിച്ചിരിക്കുന്നു. അപ്പൊ ജ്യോതിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകാശത്തിൽ മാത്രമേ പ്രയോഗിക്കാവൂ, അങ്ങനെ നിയമമൊന്നുമില്ല. അത് പറയുന്നു യദ്വാ നായം ജ്യോതിശബ്ദ ചക്ഷുർവൃത്തേർ അനുഗ്രാഹകെ തേജസ്വി വർത്തത. ജ്യോതിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചക്ഷുർവൃത്തിയുടെ അനുഗ്രാഹകമായിരിക്കുന്ന തേജസ്. തേജസ് എന്നുള്ള അർത്ഥമല്ല, കാരണം ചക്ഷുരിന്ദ്രിയത്തെ കുറിച്ച് പറയുന്ന എന്താണ്, തേജസ്സമാണ്. തേജസ് എന്ന് പറയുന്ന തന്മാത്ര, ആ തന്മാത്രയോ മറ്റതും കൂടി കൂടി ചേർന്നിട്ടാണ് ഉണ്ടായത്. മുഖ്യമായി അവിടെ ഇരിക്കുന്നത് തേജസ്സാണ്. ചക്ഷുരിന്ദ്രിയം പ്രവർത്തിക്കുന്ന തേജസ് ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ചക്ഷുരിന്ദ്രിയത്തിലൂടെ ബാഹ്യമായ വെളിച്ചത്തിന്റെ സഹായത്തോടുകൂടി വസ്തുക്കളെ കാണാൻ കഴിയുന്നു. ചക്ഷുരിന്ദ്രിയത്തിന് ബാഹ്യമായ വസ്തുക്കളെ കാണുന്നതിന് പുറമേയുള്ള വെളിച്ചത്തിന്റെ ആവശ്യം വരുന്നു. അപ്പൊ തേജസ്സും തേജസ്സും ചേർന്ന് പ്രവർത്തിക്കുന്നു. അതിൽ നിന്ന് മനസ്സിലാക്കാൻ ചക്ഷുരിന്ദ്രിയം തേജസ്സമാണ്, അത് ശരിയാണ്. അതുകൊണ്ട് ജ്യോതിശബ്ദം എന്ന് പറയുന്നത് തേജസ്സിലാണ് പ്രയോഗിക്കുന്നത്, അതൊക്കെ ശരി. പക്ഷേ അന്യത്രാവി പ്രയോഗ ദർശന, തേജസ് എന്ന് പറയുന്നത് അഗ്നി വെളിച്ചം ഈ അർത്ഥത്തിലല്ലാതെ പ്രയോഗിച്ചിട്ടുണ്ട്. ഇങ്ങനെ വാച്ച ഏവായം ജ്യോതിഷ അസ്ഥേ, ഇരുട്ടത്ത് വാക്കുകൊണ്ട് വ്യവഹാരം നടത്തുന്നു. വാഗേന്ദ്രിയം പ്രവർത്തിക്കുന്നതിന് വെളിച്ചത്തിന്റെ ആവശ്യമില്ല. ഇരുട്ടത്തിരുന്നുകൊണ്ട് സംസാരിക്കുന്നു, ആ സംസാരത്തെ ആശ്രയിച്ച് പ്രവൃത്തികൾ ചെയ്യുന്നു, ഇരിക്കുകയോ നടക്കുകയോ. ഇരുട്ട് ഇരുന്നുകൊണ്ട് നീ ഇങ്ങോട്ട് വരിക, അങ്ങോട്ട് പോവുക, അവിടെ ഇരിക്കുക, ഇവിടെ ഇരിക്കുക എന്നെല്ലാം പറഞ്ഞ് പറയുകയും അതിനനുസരിച്ചുള്ള പ്രവൃത്തികളും നടക്കുന്നുണ്ട്. അപ്പോ ഇരുട്ടിലെ വെളിച്ചമാണ് വാഗേന്ദ്രിയം. ചക്ഷുരിന്ദ്രിയം അത് തേജസ്സമാണ്, അതിന് കഴിയാത്ത കാര്യം വാഗേന്ദ്രിയം നിറവേറ്റുന്നു. അവിടെ വാഗേന്ദ്രിയത്തിന് ജ്യോതിഷ് എന്ന് പറയുന്ന ശ്രുതി തന്നെ. അപ്പോൾ പ്രകാശമല്ലാത്ത തേജസ്സമല്ലാത്ത വാഗേന്ദ്രിയത്തിന് ജ്യോതിഷ് എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. ജ്യോതിഷ് എന്ന് പറയുന്നത് പ്രകാശത്തിന് മാത്രമേ ഉപയോഗിക്കാവുന്ന നിയമമല്ല. ഭൗതികമായ ജഡമായ പ്രകാശത്തിനും ഉപയോഗിക്കാം, പക്ഷെ അങ്ങനെ അല്ലാത്ത സ്ഥലത്തും ജ്യോതിശബ്ദം ഉപയോഗിക്കുക. അതാണ് വാഗേന്ദ്രിയത്തിന് ജ്യോതിഷ് എന്ന് പറഞ്ഞത്. അതുമാത്രമല്ല വേറെയുണ്ട്, ശ്രുതി എന്ന് പറഞ്ഞിരിക്കുന്നു മനോ ജ്യോതിർജുഷതാം അവിടെ പറഞ്ഞിരിക്കുന്നു. ആജ്യം ജുഷതാം പിബതാം മനോജ്യോതി പ്രകാശകം ഭവതി. ആജ്യസ്തുതി എന്ന് പറയും. ആജ്യം എന്ന് പറഞ്ഞാൽ നെയ്യ്. ഇവിടെ ശ്രുതി എന്ന് പറയുന്നു ആജ്യം ജുഷതാം. നെയ്യ് കഴിക്കുന്നവരുടെ, നെയ്യ് കുടിക്കുന്നവരുടെ മനസ്സ് ജ്യോതിയാണ്, അവര് പ്രകാശമുള്ളതാണ്. എന്നുവെച്ചാൽ മനസ്സിന്റെ ശക്തി വർദ്ധിക്കുന്നു, ബുദ്ധിയുടെ ശക്തി വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. എന്നുവെച്ചാൽ വിഷയത്തെ ഗ്രഹിക്കുന്നതിനുള്ള സാമർഥ്യം കൂടുന്നു എന്നാണ്. ഇത് പറയുന്നിടത്ത് മനഃ ജ്യോതി എന്ന് പറഞ്ഞു, മനസ്സിനെ ജ്യോതിസ് എന്ന് പറഞ്ഞു. മനസ്സും എന്താണ്, പ്രകാശമല്ല, ഭൗതിക പ്രകാശമല്ല, ആദിത്യാദി ജ്യോതിസല്ല. എന്നാലും അങ്ങനെ ഒരു തത്വം പറയുന്ന സമയത്ത് മനസ്സിന് ജ്യോതിസ് എന്ന് പറഞ്ഞു. അപ്പൊ ജ്യോതിസല്ലാത്ത വാഗേന്ദ്രിയത്തിൽ ജ്യോതിസ് എന്ന് പറഞ്ഞതുപോലെ ജ്യോതിസല്ലാത്ത മനസ്സിന് ജ്യോതിസ് എന്ന് പറയുന്നത് കൊണ്ട് മനസ്സിലാക്കാം ജ്യോതിശബ്ദം വെളിച്ചത്തിലെ ഉപയോഗിക്കാവൂ എന്ന് നിയമമില്ല. അത് ചില സമാനതകൾ. മനസ്സല്ലെങ്കിൽ ബുദ്ധി വിഷയങ്ങളെ പ്രകാശിപ്പിക്കും. ബുദ്ധിയിലാണ് വിഷയങ്ങൾ പ്രകടമാകുന്നത്. അതുപോലെ വെളിച്ചം അന്ധകാരത്ത് മാറ്റി വസ്തുക്കളെ പ്രകാശിപ്പിക്കുന്നു. അതിനുള്ള സമാനതകൾ ഉള്ളതുകൊണ്ട് തേജസ് അല്ലാത്ത മനസ്സിന് തേജസ് എന്ന് പറഞ്ഞു, ജ്യോതിസ് എന്ന് പറഞ്ഞു. അങ്ങനെ ജ്യോതിസ് നാനാർത്ഥത്തിൽ പ്രയോഗിക്കാമെങ്കിൽ അതേ ജ്യോതിശബ്ദം ബ്രഹ്മത്തിൽ ഉപയോഗിക്കാം. ഇവിടെ ചോദ്യം ഇതാണ്, ജ്യോതിസ് എന്ന് പറയുന്നത് ഒരു ലൗകികമായ പദാർത്ഥത്തെക്കുറിച്ച് പറയുന്ന ഒരു ശബ്ദമാണ്. ലൗകികമായ പദാർത്ഥമാണ് വെളിച്ചം, അഗ്നി, തേജസ് എന്ന് നാം പറയും. അപ്പൊ ഇവിടെ വേറൊന്നുകൂടി അതുകൊണ്ട് മനസ്സിലാക്കിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. ലൗകികമായ വസ്തുവിൽ ഉപയോഗിക്കുന്ന ആ ജ്യോതിശബ്ദം ബ്രഹ്മത്തിൽ ഉപയോഗിക്കുമ്പോൾ അതും ഇതുപോലെ ഒരു പദാർത്ഥമാണോ വസ്തുവാണോ എന്ന് ധരിക്കാൻ പാടില്ല. ബ്രഹ്മത്തെക്കുറിച്ച് എപ്പോഴും പറയുന്നതാണ് സ്വയം പ്രകാശമുള്ളതാണ്. സ്വയം പ്രകാശമുള്ളതെന്ന് പറയുമ്പോൾ ഈ ആദിത്യനെ പോലെ പ്രകാശിക്കുന്ന അഗ്നിയെ പോലെയുള്ള ഒരു പ്രകാശം, അങ്ങനെ ഒരു ധാരണ മനസ്സിൽ വരാൻ പാടില്ല. ആ ശബ്ദം അവിടെ ഉപയോഗിച്ചെന്നേ ഉള്ളൂ. എന്നാൽ ആദ്യത്തിന് ഉള്ളതുപോലെയുള്ള ചില വിശേഷതകൾ കൂടെ ഉണ്ട്. അത് കേവലം ചില സാദൃശ്യങ്ങൾ മാത്രം, രണ്ടും തമ്മിൽ അങ്ങനെ ഒരു ബന്ധമില്ല. വെളിച്ച ഇരുട്ടിനെ നശിപ്പിക്കുന്നു, അതുപോലെ ഈ ബ്രഹ്മജ്യോതിസ്, ബ്രഹ്മമാകുന്ന ജ്യോതിസ് അന്ധകാരത്തെ നശിപ്പിക്കുന്നു എന്നെടുക്കാൻ പാടില്ല. അജ്ഞാനമാകുന്ന അന്ധകാരത്തെ നശിപ്പിക്കുന്നു അങ്ങനെ പറയാൻ പാടില്ല. എന്തുകൊണ്ട്? ഇവിടെ ഇവിടുത്തെ വെളിച്ചം എന്ന് പറയുന്നത്, നശിപ്പിക്കുന്നത് ഇരുട്ടെന്ന് പറയുന്നത് എന്താണോ അതിന്റെ ഇല്ലായ്മയാണ്. ഇവിടെ ഇരുട്ടിനെ നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അതിന്റെ സ്ഥാനത്ത് വെളിച്ചം വരുന്നു എന്നേ അർത്ഥമാണ്. ഇരുട്ടെന്ന് പറയുന്ന ഒരു വസ്തു അതിനെ മാറ്റി അതിന്റെ സ്ഥാനത്ത്, അങ്ങനെയില്ല, അങ്ങനെ ഒരു വസ്തുവില്ല അവിടെ. അത് ഭൗതികമായ പരിച്ഛിന്നമായ ഒരു വസ്തുവാണ് വെളിച്ചം. അതിന് സർവവ്യാപീകരിക്കാൻ പറ്റില്ല. അത് ഒരു സ്ഥലത്തിരിക്കുമ്പോൾ വേറെ സ്ഥലത്തിരിക്കാൻ പറ്റില്ല. കാരണം അത് പഞ്ചഭൂതങ്ങളിൽപ്പെട്ട ഒന്നാണ്. ഓരോ വസ്തുവിനും അതാതിന്റെ സ്വഭാവമുണ്ട്, അതിന് പരിമിതികളുണ്ട്. അപ്പൊ വെളിച്ചത്തിന് ഒരിടത്തിരിക്കും, വേറെടുത്ത് പോയിരിക്കാൻ പറ്റില്ല. പരിച്ഛിന്നമായ ഒരു വസ്തുവാകുന്നതുകൊണ്ട് വെളിച്ചമില്ലാത്ത സ്ഥാനത്ത് ഇരുളായിരിക്കും. വെളിച്ചത്തിന്റെ അഭാവമാണ്. വെളിച്ചം അങ്ങോട്ട് വരുമ്പോ അത് പോവും. എന്ന് നമ്മൾ പറയുന്നു, പോകുന്നു വരുന്നു ഒന്നുമില്ല, വെളിച്ചം അത്രയേ ഉള്ളൂ. എന്തുകൊണ്ട്? കാരണം വെളിച്ചത്തെ കാണണമെങ്കിൽ ചക്ഷുരിന്ദ്രിയം കൊണ്ട് കാണും. ചക്ഷുരിന്ദ്രിയം എന്ന് പറയുമ്പം ചക്ഷുരിയത്തിന്റെ മുമ്പിലുള്ള വെളിച്ചത്തെ ചക്ഷുരിന്ദ്രിയം കാണുന്ന വെളിച്ചത്തിന്റെ സഹായത്തോടു കൂടിയാണ്. ഇരുളൊഴികെ വേറെ ഏതിനെ കാണണമെങ്കിലും ഈ ചക്ഷുരിന്ദ്രിയത്തിന് വെളിച്ചത്തിന്റെ സഹായം വേണം, ബാഹ്യമായ വെളിച്ചത്തിന്റെ. വെളിച്ചമേ ഇല്ലെങ്കിലോ ചക്ഷുരിന്ദ്രിയത്തിന് ഒന്നിനെ ഗ്രഹിക്കാൻ പറ്റത്തില്ല. അത് ആ വെളിച്ചത്തിന്റെ കുറവനുസരിച്ച് അവ്യക്തമായോ അല്ലെങ്കിൽ തീരെ ഗ്രഹിക്കാതെയോ ഇരിക്കാം. അപ്പോൾ ചക്ഷുരിന്ദ്രിയം വെളിച്ചത്തിന്റെ സഹായമില്ലാത്തതുകൊണ്ട് വിഷയത്തെ ഗ്രഹിക്കാതിരിക്കുന്നതാണ് നമ്മൾ പറയുന്നതിലുള്ളത്. അല്ല, അവിടെ ഒരു വസ്തുവില്ല. അതുപോലെയാണോ ഇവിടെ ബ്രഹ്മം എന്ന് പറയുന്നത് അജ്ഞാനത്തെ നശിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഭാഷയിൽ അങ്ങനെ നമ്മൾ ഉപയോഗിക്കേണ്ടി വരുന്നു. അതുപോലല്ല, എന്തുകൊണ്ട് ഇവിടെ ആ വെളിച്ചത്തിൽ നിന്നും ചക്ഷുരിന്ദ്രിയം ബാഹ്യമായ വെളിച്ചത്തിന്റെ സഹായത്തോടുകൂടി ഒരു വസ്തുവിനെ അറിയുന്നു? അറിവ് എന്ന് പറയുന്നത് ഇവിടെ സംഭവിക്കുന്നു, ഉള്ളിൽ സംഭവിക്കുന്നു. ചക്ഷുരിന്ദ്രിയം ബാഹ്യമായി പ്രവർത്തിക്കുന്നു, വെളിച്ചം ബാഹ്യത്തിലാണ്, പക്ഷെ അറിവുള്ളിൽ സംഭവിക്കുന്നു. ഏത് വസ്തുവിനും അതിൻ്റെതായ ഒരു സ്വരൂപം ഉണ്ടായിരിക്കും, ഏത് വസ്തുവായാലും ശരി. അങ്ങനെ ഉള്ളിൽ ഇന്ന വസ്തുവാണ്, എന്ന് ഓരോ വസ്തുവിനെയും കാണുമ്പോൾ ചക്ഷുരേന്ദ്രിയത്തിന്റെ സഹായത്തോടുകൂടി വെളിച്ചത്തിന്റെ സഹായത്തോടുകൂടി ഉള്ളിലുണ്ടാകുന്ന അറിവ്, ആ അറിവിനൊരു സ്വരൂപമുണ്ട്, അതിനാണ് ഇവിടെ ബ്രഹ്മം എന്ന് പറയുന്നത്. അതിനെ അറിവെന്ന് പറഞ്ഞ പോരാ, അറിവിന്റെ സ്വരൂപം എന്ന് പറയേണ്ടി വരും. എന്തുകൊണ്ട് അറിവെന്ന് പറഞ്ഞ പോരാ? കാരണം ആ അറിവിന്റെ സ്വരൂപമായിരുന്ന ആ ബ്രഹ്മം അതിങ്ങനെ ഇത് പുസ്തകമാണ്, ഇത് മേശയാണ്, ഇത്തരത്തിലുള്ള അറിവായി ഉള്ളിൽ നിലനിൽക്കണമെങ്കിൽ അതിന് പല ഉപാധികളെ ആശ്രയിക്കേണ്ടി വരും. വെളിച്ചം വേണം, കണ്ണ് വേണം, ബാഹ്യമായ വിഷയങ്ങൾ വേണം, പലതിനെ ആശ്രയിച്ചിട്ടാണ് അത് അറിവായി നിൽക്കുന്നത്. ഇതിൻ്റെതാണ് എന്ന് ബോധിപ്പിക്കുന്ന അറിവായി നിൽക്കുന്നു. അപ്പോൾ ആ അറിവിൽ ഇങ്ങനെയുള്ള ഉപാധികളെയൊന്നും ആശ്രയിക്കാതിരിക്കുന്ന ഒന്നുണ്ട്, അതാണ് അതിൻ്റെ സ്വരൂപം എന്ന് പറയുന്നത്. ബാഹ്യമായ ഉപാധികളെയൊന്നും ആശ്രയിക്കാതിരിക്കുന്നു, അതിനാണ് ഇവിടെ ബ്രഹ്മം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം അത് ഇരുളിനെ നശിപ്പിക്കുന്നില്ല, പ്രത്യേകിച്ച് ഒരു വെളിച്ചത്തെ ഉണ്ടാക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ ഉപാധികളുടെ സമ്പർക്കം കൊണ്ട് അത് വിഷയങ്ങളെ പ്രകാശിപ്പിക്കുന്ന അറിവായി മാറുന്നു. അപ്പോൾ അത് വെളിച്ചവും ഇരുളും പോലെയാവും. എനിക്ക് ഈ സമയം വരെ ഇതിനെക്കുറിച്ചുള്ള അറിവുണ്ടായിരുന്നില്ല, ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അറിവുണ്ടായി. അപ്പോൾ ഈ ഇതിനെ സംബന്ധിച്ചുള്ള അറിവില്ലായ്മ നശിച്ചു എന്ന് പറയുന്നു, ഇരുളും നശിച്ചു വെളിച്ചം വന്നു എന്ന് പറയുന്നു. വാസ്തവത്തിലൂടെ നശിക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ സാധാരണ നാശം കാണുന്നതൊക്കെ വസ്തുക്കളിലാണ്, പലതരത്തിൽ വസ്തുക്കൾ നശിക്കുന്നു. ഭൂതങ്ങളുടെ പരസ്പരമുള്ള പ്രവർത്തനം കൊണ്ട് ഒന്ന് മറ്റൊന്നിനെ നശിപ്പിക്കും. അഗ്നി പൃഥ്വിയെ നശിപ്പിക്കുന്നു, ദഹിച്ചു പോകുന്നു, പലതരത്തിൽ നശിക്കുന്നു. ജലം നശിച്ചു പോകുന്നു, വായു നശിച്ചു പോകുന്നു. പക്ഷെ അങ്ങനെ ഒരു നാശം ഇവിടെ അറിവില്ലായ്മയ്ക്ക് സംഭവിക്കുന്നില്ല, കാരണം അതൊരു വസ്തുവല്ല. പക്ഷെ എന്നാലും നമ്മൾ പറയുന്നു ഉള്ളിൽ അറിവുണ്ടാകുമ്പം പറയുന്നു അറിവില്ലായ്മ നശിച്ചു. അതാണ് സാദൃശ്യം. എന്താണ്? വെളിച്ചം വരുമ്പോൾ പറയുന്നു ഇരുൾ നശിച്ചു, ഇല്ലാത്ത ഇരുളാണ്. അതുപോലെ അറിവ് വരുമ്പോൾ പറയുന്നു അറിവില്ലായ്മ നശിച്ചു. ഒന്നും നശിച്ചിട്ടല്ല, ഭൗതികമായ ഒരു വസ്തുവിന്റെ നാശം പോലെ നാശം സംഭവിച്ചിട്ടല്ല പറയുന്നു, എന്നാലും അങ്ങനെ പറയുന്നു. ഇത്രയേ ഉള്ളൂ. എന്താണ് അറിവില്ലായ്മയുടെ സ്ഥാനത്ത് ഇപ്പോൾ അറിവ്, വിരലിന്റെ സ്ഥാനത്ത് ഇപ്പൊ വെളിച്ചം. ഈ സാദൃശ്യം കൊണ്ടാണ് പറയുന്നത് ജ്യോതിശബ്ദം. അതുകൊണ്ട് ബ്രഹ്മത്തിനും ജ്യോതിശബ്ദം ഉപയോഗിക്കാം. അതിനുവേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത് ജ്യോതിശബ്ദം ബ്രഹ്മത്തെ ബോധിപ്പിക്കും, ചില സമാനതകൾ ഉള്ളതുകൊണ്ട്. തസ്മാത് യദ്യത് കസ്യചിത് ഔഭാസകൻ തദ് ജ്യോതിശബ്ദേന അഭിധീയത. അതാണ് പറയുന്നത്. എവിടെ ഏതെങ്കിലും ഒന്നിന് അംഭാസകത്വം ഉണ്ടെങ്കിൽ, പ്രകാശിപ്പിക്കുക എന്നൊരു സ്വഭാവം ഉണ്ടെങ്കിൽ അതിനെ ജ്യോതിശബ്ദം കൊണ്ട് പറയാം, ഏതായാലും ശരി. അപ്പൊ ബ്രഹ്മം എന്തിനെങ്കിലും പ്രകാശിപ്പിക്കുന്നുണ്ടോ ആണ് പറയുന്നത് അവഭാസകം എന്ന് പറഞ്ഞു. ബ്രഹ്മത്തിനുണ്ട് അവഭാസകം. എങ്ങനെ അത് അവഭാസകമായിരിക്കുന്നു? അത് അറിവായി പ്രകാശിച്ചുകൊണ്ട് ആണ് പറഞ്ഞത്. അറിവിന്റെ സ്വരൂപമായിരിക്കുന്നതാണ് ബ്രഹ്മം. അത് ഉപാധികളിലൂടെ അറിവായി പ്രകാശിക്കുന്നു. അതിനറിവായി പ്രകാശിക്കുന്നതിനുള്ള സൂക്ഷ്മമായ ഉപാധികൾ ആവശ്യമാണ്. അതിവിടെ എന്താണ് സൂക്ഷ്മമായ ഉപാധി എന്ന് പറയുന്നത്? തേജസ്സമായ അന്ധകരണം. അന്ധകരണത്തിൽ അറിവിനെ പ്രകാശിക്കുന്ന ലോകാധികളും ഉണ്ട്. എങ്ങനെയാണോ ഇവിടെ അഗ്നി ഇന്ധനം എന്ന് പറയുന്ന ഒരു ഉപാധിയെ സ്വീകരിച്ചിട്ട് പ്രകാശിക്കുന്നത്, അല്ലെങ്കിൽ അഗ്നിക്ക് പ്രകാശിക്കാൻ പറ്റത്തില്ല, അതിനർത്ഥം അഗ്നിയില്ലെന്നാണ്. ഈ ഇരിക്കുന്ന മുമ്പിലിരിക്കുന്ന പുസ്തകത്തിനും അഗ്നിയാണ്, ഇത് അഗ്നിമയമാണ്. പക്ഷെ അത് ഇതേ ഇന്ധനത്തെ ആശ്രയിച്ച് പ്രകാശിക്കുമ്പോഴേ നമുക്ക് പറയാൻ പറ്റുക ഇത് അഗ്നിയാണ്, അല്ലെങ്കിൽ അതിനർത്ഥം എന്താ ഇതിൽ അഗ്നിയില്ലെന്നാണോ? പക്ഷെ അഗ്നി നമുക്ക് ദർശിക്കാൻ കഴിയുന്നില്ല, അത് നമ്മുടെ ചക്ഷുരേന്ദ്രിയത്തിന് വിഷയമാകുന്നില്ല. പക്ഷെ ഈ ഇന്ധനത്തെ ദഹിപ്പിച്ചുകൊണ്ട് അത് പ്രകാശിക്കുമ്പോൾ പറയില്ല അഗ്നിയാണ്. എവിടെയും അഗ്നിയുണ്ട്, സർവവ്യാപിയാണ്. പക്ഷെ അത് ഉഷ്ണരൂപത്തിലും പ്രകാശരൂപത്തിലും പ്രകടമാവണമെങ്കിൽ ഒരു ഇന്ധനത്തെ ആശ്രയിക്കുന്നു. വാസ്തവത്തിൽ അത് ഉഷ്ണവും പ്രകാശവുമാണ്, അഗ്നിയുടെ സ്വഭാവം തന്നെ അതാണ്. പക്ഷെ ചില നിമിത്തങ്ങൾ വരുമ്പോൾ അത് ഒരു ഉപാധി ആശ്രയിച്ച് അത് പ്രകാശിക്കും, അല്ലെങ്കിൽ നമ്മൾ പറയും അത് ലീനമായിരിക്കുന്നു, അതിസൂക്ഷ്മമായ രൂപത്തിലിരിക്കുന്നു. എന്ന് വെച്ചാൽ നമ്മളെ ചക്ഷുരിന്ദ്രിയം കൊണ്ടോ ചക്ഷുരിന്ദ്രിയം കൊണ്ട് അതിൻ്റെ പ്രകാശവും സ്പർശന ഇന്ദ്രിയം കൊണ്ട് അതിൻ്റെ ഉഷ്ണവും ഗ്രഹിക്കാൻ കഴിയാത്ത രൂപത്തിലിരിക്കുന്നു. അതിനെ പറയും എന്താണ്, അത് അഗ്നിയുടെ പരമാണു രൂപത്തിലിരിക്കുന്നു. അഗ്നി പരമാണുക്കൾ കാരണം ഇവിടെ പഞ്ചീകരണം അല്ലെങ്കിൽ ത്രിവത്കരണം സംഭവിച്ചു. അപ്പോൾ എല്ലാത്തിൻ്റെയും പരമാണുക്കൾ എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ഇതിനും അഗ്നിയുടെ പരമാണുക്കൾ നിറഞ്ഞിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് അതിൻ്റെ ഉഷ്ണത്തെയും അതിൻ്റെ സ്പർശത്തെയും ഗ്രഹിക്കുന്നതിനുള്ള രൂപത്തെയും ഗ്രഹിക്കുന്നതിനുള്ള ശേഷിയില്ല. നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ കുഴപ്പമാണ്, ചക്ഷുരേന്ദ്രിയത്തിന് അത് ഗ്രഹിക്കാൻ പറ്റുന്നില്ല. അല്ലാതെ ശൂന്യതയിൽ നിന്ന് അതിന് പ്രകടമാകാൻ കഴിയും. അപ്പോൾ അതിലതില്ലാത്തതുകൊണ്ടല്ല ഇന്ദ്രിയ ഗ്രഹണയോഗ്യമല്ല. അതുപോലെ തന്നെയാണ് ഇവിടെ ബ്രഹ്മം എന്ന് പറയുന്നത്. ബ്രഹ്മമെന്ന് പറയുന്നത് അതിൻ്റെ സ്വഭാവം സത്താണ്, ചിത്താണ്, ആനന്ദമാണ്. പക്ഷെ ഈ സത്ത്, ചിത്ത്, ആനന്ദം എന്നുള്ളത് പ്രകടമാവണമെങ്കിൽ ഉപാധികൾ വേണം. ഇവിടത്തെ പോലെ അഗ്നിക്ക് ഇന്ധന ഉപാധിയായിരിക്കുന്നുമില്ല. എന്താണ് സത്ത്, ചിത്ത്, ആനന്ദം പ്രകടമാകുന്നുള്ള ഉപാധി? അതതിൻ്റെ സ്വരൂപമാണ്. അതിൻ്റെ ഉപാധി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് തന്നെ, ബുദ്ധി തന്നെ, ഇന്ദ്രിയങ്ങൾ തന്നെ. ആ ഉപാധികളില്ലെങ്കിൽ ഇതിങ്ങനെ അറിവായി പ്രകാശിക്കത്തില്ല, സത്തായി പ്രകാശിക്കില്ല. ശരി, അഗ്നിയെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ ഇത് അഗ്നിമയമാണ്, അഗ്നിയുടെ പരമാണുക്കളിതിലുണ്ട്, അതാർക്കും നിഷേധിക്കാൻ പറ്റില്ല. പക്ഷെ അത് ഇതിനെ തന്നെ സ്വയം ഇന്ധനമായി സ്വീകരിച്ച് മറ്റ് നിമിത്തങ്ങൾ വന്ന് ചേരുമ്പോൾ ഘർഷണം പോലെയുള്ള നിമിത്തങ്ങൾ വേണം. വരുമ്പോഴത്തേക്ക് അത് പ്രകാശിക്കുന്നു, ഉടനെ ചക്ഷേന്ദ്രിയം ഗ്രഹിക്കുന്നു. ചക്ഷേന്ദ്രിയം പറയുന്നതാ ഇത് അഗ്നിയുടെ രൂപമാണ്. സ്പർശനേന്ദ്രിയം പറയുന്നതാ ഇത് അഗ്നിയുടെ ഉഷ്ണമാണ്. അതുപോലെ ബ്രഹ്മത്തെ സംബന്ധിച്ച് എന്താണ്, അതിനൊരു സ്വരൂപമുണ്ട്, അത് സച്ചിദാനന്ദം തന്നെ. പക്ഷേ അത് സച്ചിദാനന്ദമായി പ്രകാശിക്കണമെങ്കിൽ ഈ ഉപകരണങ്ങൾ വേണം, അല്ലെങ്കിൽ എന്തോരും അഗ്നിയുടെ പരമാണുവിനെ പോലെ സൂക്ഷ്മമായിരിക്കും. അഗ്നിയുടെ പരമാണുവിനെ കുറിച്ച് എന്താ പറയുന്നത്, അത് അതീന്ദ്രിയമാണ്, അത് അതീന്ദ്രിയമാണ്, ഇന്ദ്രിയ വിഷയമല്ല, പ്രകാശിക്കുന്നില്ല. അപ്പോൾ ബ്രഹ്മമോ? ബ്രഹ്മവും അതുകൊണ്ട് പറയുന്നത് അതീന്ദ്രിയമായിരിക്കുന്നു. ബ്രഹ്മത്തെ കുറിച്ച് പറയുമല്ലോ, അത് അവാങ് മനോ ഗോചരം, വാക്കിനും മനസ്സിനുമെല്ലാം അതീന്ദ്രിയമായിരിക്കുന്നു, അവിഷയമായിരിക്കുന്നു. എന്തുകൊണ്ട്? അതിൻ്റെ സ്വരൂപത്തിൽ. അഗ്നിയെ സംബന്ധിച്ച് മനസ്സിലാക്കാം, ഇത് പരമാണു രൂപത്തിലിരിക്കുന്നു. പക്ഷെ ബ്രഹ്മത്തെ സംബന്ധിച്ച് നമുക്കെങ്ങനെ മനസ്സിലാവും? നമുക്ക് പറയാം, ഇവിടെ ഈ ജാഗ്രതയിൽ അനുഭവപ്പെടുന്നു, സത്യം ചിത്തം നമുക്ക് അനുഭവപ്പെടുന്ന ആനന്ദം അനുഭവപ്പെടുന്നുണ്ട്. ഈ ജാഗ്രതയിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന സത്യചിത്ത ആനന്ദങ്ങൾ ബ്രഹ്മത്തിൻ്റെതാണ്. പക്ഷേ പരമാണുവിൻ്റെതുപോലെയുള്ള ഒരു അതീന്ദ്രിയമായ ഒരു സ്വരൂപം ബ്രഹ്മത്തിനുണ്ടെന്ന് എങ്ങനെ മനസ്സിലാക്കാം? അത് മനസ്സിലാക്കുന്നത് ഇതുപോലെ തന്നെ. കാരണം എപ്പോഴാണോ ഈ ഇന്ദ്രിയങ്ങൾ മനസ്സ് സൂക്ഷ്മമായിരിക്കുന്നു, ഇതെല്ലാം പ്രവർത്തിക്കുന്നത് ആ സമയത്തിൽ മാത്രമേ ഈ സച്ചിദാനന്ദം അനുഭവപ്പെടുന്നുള്ളൂ. എപ്പോഴാണോ ഇന്ദ്രിയങ്ങൾക്കൊന്നും പ്രവർത്തിക്കാൻ കഴിയാത്തത്, അവിടെ സച്ചിദാനന്ദം അനുഭവപ്പെടുന്നുണ്ട്. അതവിടെ നമുക്കറിയാം സുഷുപ്തി. സുഷുപ്തിയിൽ എന്താണ് സച്ചിദാനന്ദം അനുഭവപ്പെടുന്നുണ്ട്? എപ്പോഴാണോ മനസ്സുണർന്നു വരുന്നത്, ഇന്ദ്രിയങ്ങൾ ഉണർന്നു വരുന്നത്, അപ്പം അനുഭവപ്പെടുന്നു. അനുഭവത്തിന് യുക്തിയിലൂടെയൊക്കെ നമ്മൾ പറയുന്നത് ഈ അനുഭവപ്പെടുന്ന സത്ത് അത് അതിൻ്റേതാണോ? നമ്മൾ അഗ്നിയെ കണ്ടിട്ട് പറയുന്നതാണോ, ഈ അഗ്നിയിൽ കാണുന്ന ഉഷ്ണം, ഈ അഗ്നിയിൽ കാണുന്ന പ്രകാശം, ഇത് അഗ്നിയുടെ സ്വരൂപമാണെന്ന് പറയും. അല്ല, ജാഗ്രത്തിൽ സത്ത് ചിത്ത് ആനന്ദം അനുഭവിച്ചിട്ട് നമ്മൾ പറയുന്ന എന്താണ്? ഈ സത്തും ചിത്തും ആനന്ദവും ബ്രഹ്മത്തിന്റെ സ്വരൂപമാണ്, സച്ചിദാനന്ദം ബ്രഹ്മം. എവിടെ ആ സ്വരൂപം? ഇവിടെ നമ്മളിപ്പോൾ അറിയുന്നത് അറിവാണ്, ചിത്തം എന്ന് പറയുന്നതിനാണ്. സത്വം അനുഭവപ്പെടുന്നുണ്ട്, ആനന്ദവും നമ്മൾ ധരിച്ചിരിക്കുന്ന രീതിയിലല്ലെങ്കിലും അതും അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ അഗ്നിയുടെ പരമാണുക്കളെ പോലെ പ്രകടമാകാതെ, എന്നാൽ സ്വസ്വരൂപത്തിൽ നമ്മളിവിടെ അനുഭവിക്കുന്ന അറിവിൻ്റെയും സത്തിൻ്റെയൊക്കെ സ്വരൂപമായി ഇതെവിടെ സ്ഥിതി ചെയ്യുന്നു? ബ്രഹ്മം. അതാണ് സുഷുപ്തി എന്ന് പറയുന്നത്. എന്തുകൊണ്ട് അവിടെ ഉപാധികളൊന്നുമില്ല? അഗ്നിക്ക് പ്രകടമാകുന്നതിന് ഇന്ധനം എന്ന് പറയുന്ന ഒരു ഉപാധി, മറ്റ് നിമിത്തങ്ങൾ ആവശ്യമായി വരുന്നതുപോലെ സുഷുപ്തിയിൽ യാതൊരു ഉപാധികളുമില്ല, ഉണ്ടെന്നാർക്കും പറയാൻ കഴിയത്തില്ല. ഉണ്ടായിരുന്നു എങ്കിൽ ഉടൻ അത് പ്രകടമായി ജാഗ്രത. ജാഗ്രത സംഭവിക്കുന്നത് എപ്പോഴാണോ ഉപാധി സമ്പർക്കം സംഭവിക്കുന്നത് ഉടൻ ജാഗ്രതായി. അവിടെ ഉടൻ നമ്മുടെ മുമ്പിൽ വരുന്നത് എന്താണ്? ആദ്യം വരുന്നത് ചിത്ത്, സത്ത്, ആനന്ദം എല്ലാം പ്രകടമാകുന്നു. സുഷുപ്തിയിൽ വരുമ്പോഴോ അത് അതീന്ദ്രിയമായിരിക്കുന്നു. അവിടെ ഇത് പ്രകടമാകുന്നതിനുള്ള ഉപാധികളൊന്നും തന്നെ ഇല്ല. അത് എന്ത് സംഭവിച്ചു, അതിനെന്ത്, ഇതൊന്നും നമുക്ക് പരിശോധിക്കാൻ നിവൃത്തിയില്ല. കാരണം എന്തെങ്കിലും പരിശോധിക്കണമെങ്കിൽ ചിത്തവിടെ പ്രകടമാകണം. ചിത്തവിടെ പ്രകടമാകുന്നില്ല. അപ്പൊ പ്രകടമാകാതിരിക്കുമ്പോൾ നമ്മളെന്ത് പറയും? ആ പ്രകടമാകാതിരിക്കുന്നതാണ് ആ ചിത്തിന്റെ സ്വരൂപം എന്ന് പറയും അവിടെ. അതുകൊണ്ട് പറയുന്നതാണ് അവിടെ സ്വരൂപസ്ഥിതി എന്നത്. ആണ് പറയുന്നത് ജാഗ്രതത്തിൽ പ്രകടമായിരിക്കുന്ന ഈ അറിവിന്റെ സ്വരൂപമേതോ അതിനാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. ജാഗ്രതത്തിൽ പ്രകടമായിരിക്കുന്ന ഈ സത്ത് ഇത് അനുഭവ വിഷയമാണ്, അതിന്റെ സ്വരൂപമേതോ അതാണ് ബ്രഹ്മം. അതെവിടെ അങ്ങനെ സ്വരൂപമായിരിക്കുന്നു? അതാണ് സുഷുപ്തി. എന്താ ഇത് പറഞ്ഞത്? രണ്ടും തമ്മിൽ സാദൃശ്യമുണ്ട്. തേജസ്സും അതിൻ്റെ പ്രകാശവും ഇരളും പോലെ ഇവിടെ ബ്രഹ്മവും അതിൻ്റെ പ്രകാശവും അജ്ഞാനവും തമ്മിൽ സാദൃശ്യങ്ങളുണ്ട്, വളരെ സാദൃശ്യമുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ അത് നമ്മൾ ഒന്നുകൂടെ ചിന്തിച്ചതന്നേ ഉള്ളൂ. ഇവിടെ ജ്യോതിസ് എന്ന് പറയുന്ന ശബ്ദം ബ്രഹ്മത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ജാഗ്രതത്തിലിരിക്കുന്ന അറിവ് സച്ചിദാനന്ദത്തിൻ്റെ അത് പ്രകടമായിരിക്കുമ്പോഴും അതിൻ്റെ സ്വരൂപമായിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സാറിന് പറയുന്നതാണ് സ്വരൂപം എന്ന് പറയുന്നത് സത്യമാണ്. ഒന്നുകൂടെ പറയും, അത് നിരുപാധികമാണ്, ഉപാധിരഹിതമാണ്. ആ നിരുപാധികമായ സ്ഥിതി അതാണ് സുഷുപ്തിയിൽ. പിന്നെ ജാഗ്രതയിൽ വരുമ്പോൾ, ജാഗ്രത എന്ന് പറയുമ്പോൾ അവിടെ ഉപാധി സമ്പർക്കം വരുന്നു, ഉടനെ അവിടെ അറിവും ആനന്ദവും എല്ലാം ഉണ്ടാകുന്നു. അപ്പോ ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു? എന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ സർവത്ര സാധാരണ അതിന്റെ കാരണത്തെ ചോദിക്കുകയാണ്. എന്തുകൊണ്ട് സംഭവിച്ചു, കാരണത്തെ കുറിച്ച് നമ്മൾ അന്വേഷിക്കുകയാണ്. കാര്യം കാരണം എന്ന് പറയുന്നത് എപ്പോഴും കാലം കൊണ്ട് പരിച്ഛിന്നമായിരിക്കുന്ന വസ്തുക്കളിലാണ്. ഈ കാര്യകാരണ ബന്ധം നമ്മൾ കാണുന്നു. വിത്ത്, അത് ഇന്നലെ വിത്തായിരുന്നു, ഇന്നത് അങ്കുരമായി നാളെ വൃക്ഷമാകുന്നു. അപ്പോൾ കാലം കൊണ്ടുള്ള ഒരു പരിമിതി അതിനകത്തുണ്ട്. അങ്ങനെയുള്ള വസ്തുക്കൾക്ക് കാര്യകാരണ ബന്ധത്തിലിരിക്കാൻ പറ്റും. ഈ പറയുന്ന സർവസ്വരൂപമായിരിക്കുന്ന ബ്രഹ്മം അത് അങ്ങനെ കേവല സ്വരൂപമായി സ്ഥിതി ചെയ്ത് അവിടെ നിന്ന് ഇതായി ജാഗ്രതയിൽ ഇങ്ങനെയൊക്കെ ആയി, ഇത് എന്തുകൊണ്ട് സംഭവിച്ചു, ഉപാധികൾ എവിടെ നിന്ന് വന്നു, അത് നമ്മൾ കാര്യകാരണ ബന്ധത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിൽ നമുക്ക് യുക്തി പ്രയോഗിക്കാൻ പറ്റത്തില്ല. കാര്യകാരണ ബന്ധം എന്ന് പറയുന്ന ഒരു യുക്തിയാണ്. നമ്മൾ പറയുന്നു ബീജം ഉണ്ടെങ്കിലേ വൃക്ഷം ഉണ്ടാകത്തുള്ളൂ, വൃക്ഷം ഉണ്ടെങ്കിലേ അതിന് വിത്ത് ഉണ്ടാകത്തുള്ളൂ, യുക്തിയാണ്. നമ്മുടെ അനുഭവത്തിലും അങ്ങനെയാണ്. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു യുക്തിയെ കണ്ടെത്താൻ പറ്റില്ല. എന്തുകൊണ്ട്? കാരണം ഈ പറയുന്ന ഉപാധികളൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് അവിടെ കാലവുമില്ല, കാലദേശങ്ങളൊന്നുമില്ല. കാരണം ആ കാലദേശങ്ങളെല്ലാം മനസ്സുപോലുള്ള ഉപാധികളുടെ സൃഷ്ടിയാണ്. അപ്പൊ ആ കാലദേശ ശൂന്യമായിരിക്കുന്ന ഒരു സ്ഥാനത്ത് നിന്ന് ഈ കാലദേശ ബോധത്തിൽ വരുമ്പോൾ ഇത് രണ്ടും തമ്മിൽ കാര്യകാരണ ബന്ധത്തെ അന്വേഷിക്കാൻ പോകുന്നത് വെഡിത്തമാണ്. അവിടെ യുക്തി പ്രവർത്തിക്കില്ല. കാരണം ആ നിരുപാധികമായ സ്ഥിതിയിൽ കാലദേശങ്ങളൊന്നുമില്ല. പിന്നെ കാലദേശ ബോധമുള്ളത് എവിടെ? ഈ ജാഗ്രതയിൽ. ഇതിനകത്തെ നമുക്ക് കാര്യകാരണ ബന്ധത്തെ കൽപ്പിക്കാൻ പറ്റും. കാലദേശ ശൂന്യമായിരിക്കുന്നവരിടത്ത് കാര്യകാരണ ബന്ധമുണ്ട്, അതാണ് സുഷുപ്തി. കാലദേശ ബോധമുള്ളിടത്ത് പരസ്പരം നമുക്ക് ചിന്തിക്കാം കാര്യകാരണത്തെ കുറിച്ചാണ് ജാഗ്രത. അപ്പോൾ സുഷുപ്തിയും ജാഗ്രതയും തമ്മിലുള്ള കാര്യകാരണ ബന്ധത്തെ ചിന്തിക്കാൻ പോകുന്നത് അബദ്ധമാണ്. ഇത് മനസ്സിലാക്കാതെയാണ് ചിലർ പറയുന്നത് എന്താണോ, ഈ കാണുന്ന ജാഗ്രതത്തിന്റെ ബീജമായിട്ടൊന്ന് സുഷുപ്തിയിലുണ്ടെന്ന് പറയുന്നു. ബീജമെന്ന് പറയുന്ന കാരണം അതിന്റെ കാര്യം ഇതെല്ലാം ജാഗ്രതയിലെ സംഭവിക്കും. എന്തുകൊണ്ട്? ഇവിടെ കാലദേശബോധങ്ങളുണ്ട്, ഇവിടെ കാര്യകാരണ നിമിത്തമുണ്ട്, ഇവിടെ ഉപാധികളുണ്ട്. ഉപാധി ശൂന്യമായിരിക്കുന്നവരിടത്ത് ഇവിടെ ഈ ജാഗ്രതയിൽ നമ്മൾ കാണുന്ന തരത്തിലുള്ള കാര്യകാരണ ബന്ധം അവിടെ ഉണ്ടാവത്തില്ല. അതുകൊണ്ടാണ് പലയിടത്തും പറയുന്നത് എന്താണ്, ബ്രഹ്മം ഒന്നിനും കാരണവുമല്ല, ബ്രഹ്മം ഒന്നിൻ്റെയും കാര്യവുമല്ല. കാരണം അതങ്ങനെ കാര്യകാരണ ബന്ധത്തിൽ നമുക്ക് സൃഷ്ടിയെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല. അവിടെ മനസ്സില്ല, ഒന്നും തന്നെ കാലവും ദേശവും ഇല്ലാത്തടത്ത് എങ്ങനെ കാര്യകാരണ ബന്ധം വരുന്നത്? പക്ഷെ അതെല്ലാം ഇവിടെ ഉണ്ടതാണ്. പക്ഷെ ഇവിടുത്തെ ബുദ്ധി ഇവിടെ ഉപയോഗിക്കാൻ പറ്റും. എവിടെയാണോ ഈ ബുദ്ധി നിലനിൽക്കാത്തത് അവിടെ എങ്ങനെ ഈ ബുദ്ധി ഉപയോഗിക്കും? അത് സാധ്യമല്ല. അപ്പോ നമ്മളുടെ ജാഗ്രതയിലെ ഈ ബുദ്ധി സർവത്ര കാര്യകാരണത്തെ അന്വേഷിക്കുന്നു, കാര്യകാരണത്തെ കണ്ടുപിടിക്കുന്നു. പക്ഷേ സുഷുപ്തി ജാഗ്രത എന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ നിരുപാധികമായ ഒരു സ്വരൂപത്തെക്കുറിച്ചും സ്വാഭാവികമായ ഒരു സ്വരൂപത്തെക്കുറിച്ചും ചിന്തിക്കുമ്പോൾ ഇത് തമ്മിലുള്ള കാര്യകാരണ ബന്ധത്തെ കിട്ടുന്നില്ല. ആ കാര്യകാരണ ബന്ധത്തെ കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇത് മായയാണ്. എവിടെയാണോ നമുക്ക് കാര്യകാരണ ബന്ധം ഉറപ്പിക്കാൻ കഴിയാത്ത അവിടെ പറയുന്നത് മായ, ഇന്ദ്രജാലം. ഇങ്ങനെയൊക്കെ പറയുന്ന അതുകൊണ്ടാണ്. ഇതെന്താ ഇപ്പൊ പറഞ്ഞത്? അതായത് വെളിച്ചവും ഇരുട്ടും പോലെ തന്നെയാണോ ഇവിടെ ബ്രഹ്മവും അജ്ഞാനവും? എങ്കിലും വ്യത്യാസമുണ്ട്. ആ വ്യത്യാസത്തെ കാണിക്കാനാണ് പറഞ്ഞത്. സമാനതകളുണ്ടെങ്കിലും വ്യത്യാസമുണ്ട്. ഇപ്പോ നമ്മൾ സാധാരണ പറയുന്നു അറിവ്, അറിവില്ലായ്മ എന്ന് പറയുന്നു. വെളിച്ചം ഇരുൾ എന്ന് പറയുന്നതിൽ സമാനതകളും അതുപോലെ തന്നെ വ്യത്യാസമുണ്ട്. എന്താണോ ഇവിടെ ഈ അറിവ് എന്ന് പറയുന്നത്, നമുക്ക് പരിചയമുള്ള അറിവ്, നമുക്ക് ജാഗ്രതയിലെ അറിവിനെ നമുക്ക് പരിചയമുള്ളൂ. സുഷുപ്തിയിലെ അറിവിനെ പരിചയപ്പെട്ട ആരും തന്നെ ഇല്ല. അങ്ങനെ സുഷുപ്തിയിലെ അറിവിനെ കണ്ട ഒരാളും ഒരു ജീവനും ഇന്നില്ല. എന്തുകൊണ്ട്? അവിടെ നമ്മുടെ അനുഭവത്തിൽ എന്താണോ അറിവ് പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ അവിടെ അനുഭവ ശൂന്യമായിരിക്കുന്നു. എന്നാൽ ജാഗ്രതയിൽ പറയാൻ കഴിയുന്ന എന്താണ്? താൻ അവിടെ ശേഷിച്ചിരുന്നു. ഇവിടെ വെളിച്ചത്തിന്റെ ശൂന്യത എന്ന് പറഞ്ഞാൽ ഇരുൾ തന്നെയാണ്. പക്ഷെ ഇരുളിനെ കാണാൻ ഇവിടെ ഒരു കണ്ണുണ്ട്, ഒരു മനസ്സുണ്ട്. പക്ഷെ ഇവിടെ ഈ അറിവിന്റെ ശൂന്യത എന്ന് പറഞ്ഞാൽ അതിനെ കാണാൻ ഒരു കണ്ണോ ഒരു മനസ്സോ ഒന്നുമില്ല. എന്തുകൊണ്ട്? ഇവിടുത്തെ ഈ വെളിച്ചം, ഈ ജാഗ്രത ആകുന്ന ഈ വെളിച്ചത്തിന്റെ ശൂന്യതയിൽ അതെല്ലാം നഷ്ടപ്പെടുന്നു. കണ്ണുമില്ല, മനസ്സുമില്ല, ഒന്നുമില്ല. കേവലമായ തന്റെ സ്വരൂപം മാത്രം, കാലദേശ അതീതമായ സ്വരൂപം മാത്രം അവശേഷിക്കുന്നു. അപ്പോൾ ഇത് വെളിച്ച വിരളും പോലെയാണോ? അല്ല. കാരണം ഇവിടെ അറിവ്, അറിവില്ലായ്മ എന്ന് പറയുന്നത് ഈ ജാഗ്രത്തിലെ അനുഭവമാണ്. കണ്ണാണ് പറയുന്നത് എന്താണ്? അതാ ഇവിടെ ഇപ്പോൾ വെളിച്ചമുണ്ട്, ഇവിടെ ഇപ്പോൾ വെളിച്ചമില്ല. അത് കണ്ണാ പറയുന്നു. അതുപോലെ തന്നെ ഈ ഉപാധികൾ, മനസ്സ് തുടങ്ങിയ ഉപാധികൾ പറയുകയാണ്. ഇപ്പോൾ അറിവുണ്ട്, എനിക്ക് ഇന്ന വിഷയത്തെക്കുറിച്ചുള്ള അറിവുണ്ട്, ഇന്ന വിഷയത്തെക്കുറിച്ചുള്ള അറിവില്ല. അപ്പോൾ എവിടെയാണോ ഈ ഉപാധികളൊന്നും നിലനിൽക്കാത്തത്, ആ സ്ഥാനം സുഷുപ്തി, അവിടെ നമുക്ക് അറിവുണ്ടെന്നോ അറിവില്ലെന്നോ രണ്ടും പറയാൻ പറ്റില്ല. കാരണം അവിടെ ദ്വന്ദ്വ അതീതമാണ്, ദ്വൈത വ്യവഹാരമാണ് നടക്കത്തില്ല. അതിനെന്തു പറയുന്നു? ഇവിടെ ഈ കാണുന്ന അറിവിന്റെ സ്വരൂപം, അത് വിശദീകരിക്കാനാണ് ഇതുവരെ പറഞ്ഞത്. ഇവിടെ കാണുന്ന, ഇവിടെ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അറിവിന്റെ സ്വരൂപം എന്ന് പറയുന്നത് ആ സുഷുപ്തിയിലെ സ്വരൂപമാണെന്ന് മനസ്സിലാകും. അല്ലാതെ ജാഗ്രതയിൽ ഇരുന്നുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ ഒരു വഴിയുമില്ല. ജാഗ്രതയിൽ ഇരുന്നുകൊണ്ട് ഒരു വസ്തുവിന്റെ സ്വരൂപത്തെ മനസ്സിലാക്കുന്നതിന് വേറെ വഴിയില്ല. കാരണം എന്തുകൊണ്ട്? അവിടെ ഈ ജാഗ്രത നിലനിൽക്കുന്നില്ല, ജാഗ്രതയിലെ കർണങ്ങൾ നിലനിൽക്കുന്നില്ല, ചിന്തയും ബുദ്ധിയും ഒന്നും പ്രവർത്തിക്കുന്നില്ല. പക്ഷെ ഒന്ന് മനസ്സിലാക്കും, ഇതിന്റെ സ്വരൂപം ഏതോ അതാണ്. എന്തുകൊണ്ട് ഇതിന്റെ സ്വരൂപം എന്ന് പറയുന്നു? എന്തുകൊണ്ട് പറയുന്നു അഗ്നിക്ക് ഒരു സ്വരൂപമുണ്ട്, അത് പരമാണുവാണെന്ന്? കാരണം ആ പരമാണുക്കളിൽ നിന്ന് എങ്ങനെയോ പ്രകടമായതാണ് ഈ അഗ്നി. അതുപോലെ ഇതിന്റെ സ്വരൂപമാണ് സൃഷ്ടി എന്ന് എന്തുകൊണ്ട് പറയുന്നു? പ്രകാശത്തിന്റെ അറിവിന്റെ കാരണം അവിടെ നിന്നാണ് ഇത് പ്രകടമായത്. ജാഗ്രത എന്ന് പറയുന്ന ഇത് പ്രകടമായത് എവിടെ നിന്നാണോ അതാണ് ഇതിന്റെ സ്വരൂപം. അപ്പൊ അത്, ഇത് തേജസ്സാണ് ബ്രഹ്മം എന്ന് പറയുമ്പോൾ നമ്മളത് എങ്ങനെയത് ബ്രഹ്മമാകുന്നു? നേരത്തെ എന്താണോ തേജസ് ശബ്ദം കൊണ്ട് കഴിഞ്ഞ ദിവസം അത് വിശദീകരിക്കാൻ സമയം ഉണ്ടായില്ല. ഉപലക്ഷിതമാണ് ബ്രഹ്മമെന്ന് പറഞ്ഞു. ഉപലക്ഷിതം എന്ന് പറഞ്ഞാൽ എന്താണോ തേജസ് എന്നുള്ള ശബ്ദം കൊണ്ട് നമ്മൾ ഗ്രഹിക്കേണ്ടത് തേജസ്സിനെ തന്നെയാണ്, അത് സംശയമില്ല. തേജസ് എന്നുള്ള ശബ്ദം കൊണ്ട് തേജസ്സിനെ ഗ്രഹിക്കാൻ കഴിയാത്ത ഒരാൾ ആ ശബ്ദം കൊണ്ട് ബ്രഹ്മത്തെയും ഗ്രഹിക്കാൻ കഴിയത്തില്ല. കാരണം അപ്പൊ തേജസ് എന്നുള്ള ശബ്ദം അഗ്നിയാണ് എന്ന് പറയുന്ന എന്താണ്? ആ തേജസ്സിന് അഗ്നി എന്ന് പറയുന്ന ആ വസ്തുവിനെ പ്രകാശിപ്പിക്കുന്നതിനുള്ള ഒരു ശക്തിയുണ്ട് ആ ശബ്ദത്തിന്. അപ്പൊ തേജസ് എന്നുള്ള ശബ്ദം കൊണ്ട് ഒരാൾ ആദ്യം അതിന്റെ അർത്ഥമെന്താണ്? അഗ്നിയാണെന്ന് വിചാരിക്കുന്നു. പക്ഷെ ബ്രഹ്മത്തെക്കുറിച്ച് പറയുമ്പോൾ അത് അഗ്നിയെപ്പോലെ ഉഷ്ണവും പ്രകാശമുള്ള ഒരു വസ്തുവല്ല. ഉഷ്ണവും പ്രകാശമെല്ലാം ഭൗതികമാണ്, ഭൂതകാര്യമാണ്. ബ്രഹ്മം അങ്ങനെ ഭൂതകാര്യം അല്ല. ഭൂതത്തിന്റെ സ്വഭാവമൊന്നും അതിനകത്തില്ല. ഭൂതം പഞ്ചഭൂതം. അപ്പൊ തേജസ്സിന്റെ സ്വഭാവമായി ഉഷ്ണവും പ്രകാശമൊന്നുമില്ല. എന്തുകൊണ്ട് അതിനെ വാക്കിനും മനസ്സിനും അതീതമെന്ന് പറയുന്നു? അത് നാമരൂപങ്ങൾക്ക് അതീതമാണെന്ന് പറയുന്നു. അപ്പോൾ തേജസ് ശബ്ദം എന്ത് ചെയ്യുന്നു? അതിൻ്റെ ആ വാച്യാർത്ഥത്തെ അല്ലെങ്കിൽ സഖ്യാർത്ഥത്തെ വിട്ടിട്ട് അത് അതിനപ്പുറമുള്ള ഒരർത്ഥത്തെ ബോധിപ്പിക്കുന്നു. തേജസ് എന്നുള്ളത് കൊണ്ട് പ്രകാശമെന്നെടുത്തു കഴിഞ്ഞാൽ, പ്രകാശം എന്നുള്ളതുകൊണ്ട് ഇവിടെ ഗ്രഹിക്കേണ്ട അറിവിനെയാണെങ്കിൽ, ആ തേജസ് എന്നുള്ള ശബ്ദം എന്ത് ചെയ്യുന്നു? അറിവിന്റെ സ്വരൂപം. അറിവ് നമുക്ക് അനുഭവമുള്ളതാണ്. അറിവ് എന്ന് പറയുന്ന അനുഭവമാണ്, നമുക്ക് പരിചയമുള്ളതാണ്. അതിന്റെ സ്വരൂപമായിരിക്കുന്നത് എന്ന് ബോധിപ്പിക്കുന്നു. അതിന്റെ സ്വരൂപമായിരിക്കുന്നതിനെ ബോധിക്കണമെങ്കിൽ എവിടെ പോകണം? സുഷുപ്തിയിലേക്ക് പോകണം. എന്നുവെച്ചാൽ സുഷുപ്തിയെക്കുറിച്ച് ചിന്തിക്കണം. അറിവിന്റെ സ്വരൂപമായി എന്താണോ അവശേഷിച്ചത്, അത് നിന്ന സ്ഥാനമാണത്. അത് നമ്മുടെ അനുഭവമാണ്. ഇവിടെ പറയുന്ന എന്താണ്? തേജസ് എന്ന് പറയുന്നത് ഉപലക്ഷണമായി, നേരിട്ടല്ല, നേരിട്ടതിന് ശേഷിയില്ല, ആ ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്നു. അങ്ങനെയുള്ള തേജസ് ശബ്ദം പല അർത്ഥത്തിൽ ഉപയോഗിക്കാം. അതിനർത്ഥത്തിൽ പ്രയോഗിക്കാവുന്നൊന്നുമില്ല. ശ്രുതി എന്ത് ചെയ്തു? അതിന് നാനാർത്ഥങ്ങളുള്ളതുകൊണ്ട് ശ്രുതി ആ തേജസ്സിനെ ബ്രഹ്മമെന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിച്ചു. അത് എങ്ങനെ? അതിന്റെ വാച്യാർത്ഥം എന്നുള്ള അർത്ഥത്തിലല്ല. അതൊരിക്കലും അങ്ങനെ എടുക്കാൻ പാടില്ല. തേജസ് എന്ന് പറയുന്നത് പ്രകാശം. പ്രകാശം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം അങ്ങനെ എടുക്കരുത്. തേജസ് എന്ന് പറഞ്ഞാൽ പ്രകാശം. പ്രകാശം എന്ന് പറഞ്ഞാൽ അറിവ്. അറിവെന്ന് പറഞ്ഞാൽ അറിവിന്റെ സ്വരൂപമായി അവശേഷിക്കുന്നത്. എവിടെ അവശേഷിക്കുന്നത്? തന്നിൽ അവശേഷിച്ചത്. എപ്പോൾ അവശേഷിച്ചത്? സുഷുപ്തിയിൽ. എങ്ങനെ ഈ അറിവിനെ അവസാനിപ്പിച്ചാൽ ശേഷിക്കുന്നതാണ് സുഷുപ്തി. ഏതൊരു സുഷുപ്തിയിൽ നിന്ന് വന്നാണോ ഈ അറിവിനെ ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്? അതാണ് അതിൻ്റെ സ്വരൂപം. ഇതിനെക്കുറിച്ച് പറയും, ഏതോ വായുമാനി ഭൂതാൻ. എവിടെ നിന്നാണോ ഇതെല്ലാം പ്രകടമാകുന്നത്, എവിടെയാണോ ഇത് നിലനിൽക്കുന്നത്, വീണ്ടും ഇതെല്ലാം എവിടേക്കാണോ പോകുന്നത്, അവ്യക്താദീനി ഭൂതാനി വ്യക്തമധ്യാനി ഭരത, ഇതെല്ലാം പറയുന്നതിനെ കുറിച്ചാണ്. അവ്യക്തം, അവ്യക്തം എന്ന് പറയുന്നത് എന്തുകൊണ്ട്? ആ അവസ്ഥയിൽ അത് വ്യക്തമാകുന്നില്ല. ജാഗ്രതയിൽ വന്നാലും വ്യക്തമാകുന്നില്ല. എന്നാൽ അതിനെ നിഷേധിക്കാൻ നോക്കുന്നില്ല. ശബ്ദത്തിന് അതിനെ പ്രകാശിപ്പിക്കുന്നതിനുള്ള ശേഷിയില്ല. എന്നാൽ ശബ്ദം അതിനെ പ്രകാശിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പറയേണ്ടി വരുന്ന ശബ്ദം ഉപലക്ഷിതമായി അതിനെ ബോധിപ്പിക്കുന്നു. അതുകൊണ്ട് ഇവിടെ പറഞ്ഞെന്താണ്? തസ്മാത് യദ്യത് കസചിത് അവഭാസകം. ഇവിടെ ഒന്നിനെ പ്രകാശിപ്പിക്കുന്നത് എന്നുള്ള ധർമ്മത്തിന് എടുക്കേണ്ടത്. അത് ഏതൊക്കെ ആയാലും ശരി, അതിന് ഏതിനെ എന്ത് പറയാം? ജ്യോതിശബ്ദീന, അതിനെ ജ്യോതിസ് എന്ന് പറയാം. എന്തെന്തിനെ പ്രകാശിപ്പിച്ചാലും ശരി. ഇപ്പോൾ വെളിച്ചം വസ്തുക്കളെ പ്രകാശിപ്പിക്കുന്നു, ഇന്ദ്രിയങ്ങളും വിഷയങ്ങളെ പ്രകാശിപ്പിക്കുന്നു. അങ്ങനെ പ്രകാശിപ്പിക്കുക, വെളിപ്പെടുത്തുക എന്നുള്ള ഒരു ധർമ്മത്തെ ഇതെന്തായി വെളിപ്പെടുത്തുന്ന അന്വേഷിച്ച് പോയി ചെന്നാൽ അവസാനം ചെന്ന് നിൽക്കുന്ന ഇവിടെ തൻ്റെ അറിവിൽ. ഉള്ളൊരു അറിവുള്ളത് കൊണ്ടാണ് ഇതെല്ലാം പ്രകാശിപ്പിക്കുന്നത്, ഇതെല്ലാം പ്രകാശിക്കുന്നു, അറിയുന്നത്. അപ്പോൾ പ്രകാശിക്കുക, പ്രകാശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അറിയുക, അറിയിപ്പിക്കുക എന്ന് വരും. അപ്പോൾ അന്വേഷിക്കുക, അതെന്താ? അറിയിക്കുന്നത്, അറിയിപ്പിക്കുന്നത്. ഒരു വസ്തുവിനെ സംബന്ധിച്ച് എന്താ എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ സർവത്ര എന്താണ് ആ വസ്തുവിന്റെ വാസ്തവ സ്വരൂപം എന്നാണ് ആ ചോദ്യത്തിന്റെ താല്പര്യം. നമ്മൾ അറിയാതെയും ചോദിക്കുന്ന ചോദ്യത്തിന്റെ താല്പര്യം അത് വരും. എന്താണ് അറിയിക്കുന്നത്, അറിയിപ്പിക്കുന്നത്, എന്താണ് അതിന്റെ സ്വരൂപം? അതിന്റെ സ്വരൂപത്തെ അന്വേഷിച്ച് ചെന്ന് കഴിഞ്ഞാൽ ചെന്നെത്തിച്ചേരുന്ന ഇവിടെ സുഷുപ്തിയിൽ. അവിടെ എന്താണോ അവശേഷിച്ചത്, ഇതെല്ലാം എവിടെയാണോ അവസാനിച്ചത്, എവിടെ നിന്നാണോ ഇതെല്ലാം പ്രകടമായത്, അതാണ് അതിന്റെ സ്വരൂപം. അത് പറയുന്നത് ജ്യോതിശബ്ദം അങ്ങനെ ഉപലക്ഷണ വിധേയ തേജസ് എന്നുള്ള അർത്ഥത്തെ അല്ലെങ്കിൽ ജ്യോതിസ് എന്നുള്ള ഭൗതികമായ അർത്ഥത്തെ ബോധിപ്പിച്ചുകൊണ്ട് തന്നെ അതിനപ്പുറമുള്ള ഒരു തത്വത്തെ ബോധിപ്പിക്കുന്നു. അതുകൊണ്ട് പറയുന്നു തഥാ സതി ബ്രഹ്മണോപി ചൈതന്യ രൂപസ്യ സമസ്ത ജഗത് ഔഭാസഹേതുത്വ ഉപന്നോ ജ്യോതിശബ്ദ. അതുകൊണ്ട് ഇനി ബ്രഹ്മത്തെ എടുക്കുക. ബ്രഹ്മം എന്താണ്? ചൈതന്യ രൂപസ്യ, അതാണ് ഞാൻ ഇതുവരെ വിശദീകരിച്ചത്. ചൈതന്യം എന്ന് പറയുന്ന അറിവ് അതിന്റെ സ്വരൂപമാണ് ബ്രഹ്മം. അത് വിശദമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ പറയുന്നതാണ് ചൈതന്യത്തിന്റെ സ്വരൂപമാണ്. പക്ഷെ അത് മനസ്സിലാക്കാൻ പല രീതികളുണ്ട്. ചൈതന്യത്തിന്റെ സ്വരൂപം എന്ന് പറയുന്നത് ഇത് 1000 തവണ ആവർത്തിക്കാം, മനസ്സിലാക്കണമെന്ന് നിയമമില്ല, മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല, എന്റെ താല്പര്യത്തെ ഗ്രഹിക്കണമെന്നില്ല. അപ്പോ അവിടെ വിശദീകരണം വേണ്ടി വരും. എന്താ പറയുന്നു ചൈതന്യം എന്ന് പറഞ്ഞ അറിവ്? അറിവിന്റെ സ്വരൂപമാണ് ബ്രഹ്മം എന്ന് പറയുന്നത് എന്താണ്? എങ്ങനെ അത് വരുന്നു? അത് മനസ്സിലാക്കുന്നതിന് ഏറ്റവും സൗകര്യം എന്ന് പറയുന്നത് ജാഗ്രത സ്വപ്നവുമായിട്ട് നമ്മൾ ചിന്തിക്കുക. ജാഗ്രത സുഷുപ്തി. അപ്പൊ അത് വ്യക്തമാകും എങ്ങനെ ബ്രഹ്മം അറിവിന്റെ സ്വരൂപമായിരിക്കുന്നു. അതെന്ത് ചെയ്യുന്നു? ജാഗ്രതത്തിലേക്ക് വന്നിട്ട് നമുക്ക് ഒരേ ഒരു അറിവ് തന്നെയാണ്. അത് കേവല സ്വരൂപമായിരിക്കുമ്പോൾ അതിന് അവഭാസകത്വമില്ല. അതിനാണ് അഗ്നിയുടെ ഉദാഹരണം പറഞ്ഞത്. അത് പരമാണു രൂപത്തിലിരിക്കുമ്പോൾ അതിനൊന്നിനെയും ദഹിപ്പിക്കാനോ പ്രകാശിപ്പിക്കാനോ ശേഷിയില്ല. എന്തുകൊണ്ടത് സൂക്ഷ്മമായി? ബ്രഹ്മമാണെങ്കിലോ സൂക്ഷ്മാസൂക്ഷ്മമാണ്. അതുകൊണ്ടാണ് അതിനെ പറയുന്നത് കാരണം എന്ന് പറയുന്നത്. അത് എല്ലാ സർവത്തിനും കാരണമായിരിക്കുന്നു. അതിലാണ് എല്ലാം സംഭവിക്കുന്നത്. ചിലടത്ത് സുഷുപ്തിയെ കുറിച്ച് പറയാം, അത് കാരണ ശരീരമാണ് എന്ന് പറയും. എന്തുകൊണ്ട്? ഇവിടെ എന്തെല്ലാം കാര്യമായി അനുഭവപ്പെടുന്നുണ്ടോ അതിനെല്ലാം കാരണമായിരിക്കുന്നതാണ്. എന്നാൽ അത് പരമാർത്ഥത്തിൽ ഒന്നിനും കാരണമല്ലതാണ്. പറഞ്ഞല്ലോ കാര്യകാരണ യുക്തി അവിടെ അവസാനിച്ചു പോകും. എന്നാലും ജാഗ്രതയിൽ കാര്യകാരണ ബദ്ധമായി ചിന്തിക്കാൻ ബുദ്ധിക്ക് സാമർത്ഥ്യമുണ്ട്. ആ സാമർത്ഥ്യത്തെ ആശ്രയിച്ചുകൊണ്ട് ജാഗ്രതത്തിന്റെ ബുദ്ധിയുടെ എല്ലാ പരിമിതികളെയും അംഗീകരിച്ചുകൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ പറയാനാണത് സർവകാരണമായി നിലകൊള്ളുന്നു. പക്ഷേ അവിടെ അതിനവഭാസകത്വമില്ല, അവിടെ അതൊന്നിനെയും പ്രകാശിപ്പിക്കുന്നില്ല. ഒന്നിനെയും പ്രകാശിപ്പിക്കാതിരിക്കാതെ നമ്മൾ പറയുന്നു ഒന്നും അറിഞ്ഞില്ല. അതിതുപോലെയുള്ളൂ, വെളിച്ചമില്ല എന്ന് പറയുമ്പോൾ ഇരുളുണ്ടെന്ന് പറയുന്ന പോലെയുള്ളൂ. അവിടെ ആരും വരുന്നില്ല, പോകുന്നില്ല. എന്നാലും നമ്മൾ പറയുന്നു വെളിച്ചമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും ഇരുളുണ്ട്. ഇരുളുണ്ടെന്ന് പറഞ്ഞാൽ എന്താ എന്റെ താല്പര്യം? വെളിച്ചമില്ലെന്നുള്ള താല്പര്യത്തിൽ കൂടുതലായി ഒന്നുമില്ല. അതുപോലെ പറയുന്നു സൃഷ്ടിയിൽ എന്താണ്? അതിന് അവഭാസകത്വമില്ല, അതൊന്നിനെയും പ്രകാശിപ്പിക്കുന്നില്ല. അതുകൊണ്ട് പറയുന്നു ഒന്നും അറിഞ്ഞില്ല. ഒന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അവിടെ എന്തെങ്കിലും രണ്ടാമതൊരു വസ്തു ഉണ്ടെന്നാണ്. ബ്രഹ്മത്തിൽ നിന്ന് രണ്ടാമതൊരു വസ്തു ഉണ്ടെന്നല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് അദ്വൈതമായ സ്ഥിതിയാണ്. സർവത്തെയും പ്രകാശിപ്പിക്കേണ്ടതാണ്, പക്ഷെ ഒന്നിനെയും പ്രകാശിപ്പിക്കുന്നില്ല. എന്തുകൊണ്ട് അവിടെ ഉപാധി സമ്പർക്കമില്ല? ആദ്യം പറഞ്ഞു ഉപാധികൾ, സൂക്ഷ്മമായ ഉപാധികളൊന്നും അവിടെയില്ല. പക്ഷേ സർവത്തെയും അവഭാസിപ്പിക്കുന്നതിനുള്ള ക്ഷമത അതിനുണ്ട്. എന്തുകൊണ്ട്? ജാഗ്രതത്തിൽ അത് തന്നെയാണ് സർവാവഭാസകമായിരിക്കുന്നത്. സ്ഥൂലവും സൂക്ഷ്മവും കാരണവും അത് പ്രപഞ്ചത്തെ പ്രകാശിപ്പിക്കുന്നു, ബ്രഹ്മത്തെ പ്രകാശിപ്പിക്കുന്നു. നമ്മൾ ഘോരഘോര പ്രസംഗങ്ങൾ നടത്തുന്നു ബ്രഹ്മത്തെക്കുറിച്ച്. എവിടെ ഈ ജാഗ്രത? അത് അത്തരത്തിലാണ്, ഇത്തരത്തിലാണ്. അങ്ങനെ അതിനെ വ്യാഖ്യാനിച്ച് വെളിപ്പെടുത്താൻ ശ്രമിക്കുന്നു, ബുദ്ധിയുണ്ട് അതിനെ ഗ്രഹിക്കാൻ ശ്രമിക്കുന്നു. അതാണ് അതിൻ്റെ സർവഭാസകത്വം എന്ന് പറയുന്നത്. എന്നാലും പരാജയപ്പെട്ടു പോകുന്നു. എന്തുകൊണ്ട്? അത് സർവ അഭാസകമായിരിക്കുന്ന, സർവത്തെയും പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വെളിച്ചമായിരിക്കുന്നത് ഈ ജാഗ്രതയിൽ മാത്രമാണ്. എന്തുകൊണ്ടതിനെ വെളിപ്പെടുത്താൻ കഴിയുന്നില്ല? കാരണം സുഷുപ്തിയിൽ അത് സർവ അവഭാസകമല്ല. എന്തുകൊണ്ടത് കേവല സ്വരൂപമായി സ്ഥിതി ചെയ്യുന്നു? അവിടെയും അത് വെളിച്ചം തന്നെയാണ്, പക്ഷേ അവിടെ അതൊന്നിനെയും പ്രകാശിപ്പിക്കുന്നില്ല. ഇവിടെ അതെല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നുണ്ട്. ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അഗ്നിയുടെ ഉദാഹരണം നേരത്തെ പറഞ്ഞത്. എന്നാൽ ഇവിടെ സർവത്തെയും പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, അവിടെ ഒന്നിനെയും പ്രകാശിപ്പിക്കുന്നില്ല. അതുകൊണ്ട് അത് ഇരുളാണോ? അല്ല. അതുകൊണ്ട് പറയുന്നത് അത് സ്വയം പ്രകാശമാണ്, അത് സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. എനിക്ക് അവിടെ ഇരുന്നു കൊണ്ടൊന്നിനെയും അറിയാൻ കഴിയുന്നില്ലെന്നേ ഉള്ളൂ. അതിരുളെന്നോ അർത്ഥമില്ല. ഒന്നിനെയും പ്രകാശിപ്പിക്കാതിരിക്കുകയും സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അതാണ് അതിൻ്റെ വാസ്തവ സ്വരൂപം. അത് സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ളതിനെയൊക്കെ പ്രകാശിപ്പിച്ചു കൊള്ളണം എന്ന നിയമമില്ല. എന്തുകൊണ്ട്? ആത്യന്തികമായിട്ട് ഇത് അനുഭവമാണ്. സുഷുപ്തി എന്ന് പറയുന്നതും അനുഭവമാണ്, ജാഗ്രത എന്ന് പറയുന്നതും അനുഭവമാണ്. വ്യത്യാസമുണ്ടോ? ജാഗ്രത്തിൽ അത് സർവപ്രകാശകമായിരിക്കുന്നു. സുഷുപ്തിയിലെ അനുഭവം എന്തുകൊണ്ട് പറയുന്നു? അത് ഈ ജാഗ്രതത്തിലെ അനുഭവത്തിന്റെ സ്വരൂപമായിരിക്കുന്ന സ്വരൂപമായിരിക്കാം എന്നുള്ള ഞാൻ മറ്റൊന്നിനെ പ്രകാശിപ്പിക്കാൻ ഉള്ള സൗകര്യങ്ങൾ അവിടെയില്ല. എന്നാൽ അത് സ്വയം പ്രകാശമായിരിക്കുന്നു. അത് സ്വയം പ്രകാശമായിരിക്കുന്നുകൊണ്ടാണ് ജാഗ്രതത്തിലേക്ക് വന്നിട്ട് പറയുന്നത്, ഞാനവിടെ ഉണ്ടായിരുന്നു, ഞാനവിടെ ശേഷിച്ചിരുന്നു. ആ ശേഷിച്ചിരിക്കുക എന്ന് പറയുന്ന ഒരവസ്ഥ അത് മാത്രമേ ഇവിടെ നിന്നുകൊണ്ട് അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയത്തുള്ളൂ. ബാക്കിയെല്ലാം ജാഗ്രതത്തിലെ അറിവാണ്. ബ്രഹ്മജ്ഞാനവും പ്രപഞ്ചജ്ഞാനവും എല്ലാം ജാഗ്രതത്തിലെ ബോധമാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഈ ജാഗ്രതത്തിലെ ബോധത്തിനപ്പുറം ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്ന ഒരു ജ്ഞാനമില്ല. വേറെ ഏതെങ്കിലും അവസ്ഥയിൽ പോയി അറിയേണ്ട ഒന്നല്ല. എന്തുകൊണ്ട്? ആ ജ്ഞാനം എന്ന് പറയുന്നത് ഉപാധികളിൽ പ്രകാശിക്കുന്ന, അതിനെക്കുറിച്ച്, ആ ബ്രഹ്മത്തെക്കുറിച്ച് വ്യക്തമായി സൂക്ഷ്മമായി ഗ്രഹിക്കണമെങ്കിൽ അതിനുവേണ്ടി, ആ അറിവിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഉപാധികൾ അതുപോലെ വ്യക്തവും സൂക്ഷ്മമായിരിക്കും. ആ വ്യക്തവും സൂക്ഷ്മതയും എവിടെ സംഭവിക്കും? ഈ ജാഗ്രതയിലെ സംഭവിക്കും. അതുകൊണ്ട് ജാഗ്രതയിലിരുന്നുകൊണ്ട് ബ്രഹ്മത്തെക്കുറിച്ച് ചിന്തിക്കുന്നു, ജാഗ്രതയിൽ ബ്രഹ്മത്തെക്കുറിച്ചുള്ള ബോധമുണ്ടാകുന്നു. ആ വേറെ സ്ഥലത്തും അത് സാധ്യമല്ല, കാരണം വേറെ സ്ഥലത്ത് ഉപാധികളില്ല. അതുകൊണ്ട് ഈ ബ്രഹ്മത്തെക്കുറിച്ചുള്ള ബോധത്തെ നമുക്കുണ്ടാക്കിത്തരുന്നതിന് ശേഷിയുള്ള ഉപാധികളില്ല. ഉപാധികളാണ് മുഖ്യം. അതിലേറ്റവും മുഖ്യമായ ഉപാധിയാണ് പ്രമാണം എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രമാണം എന്ന് പറയുന്നത് ജാഗ്രതയിലാണ് പ്രവർത്തിക്കുന്നത്. എന്താണ് ആ പ്രമാണം? ശ്രുതി, ഉപദേശം. അത് ജാഗ്രതയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് ജാഗ്രതയിലെ ആ ബോധം ഉണ്ടാകത്തുള്ളൂ. ശ്രുതിയിൽ അത് പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് അവിടെ ബോധം ഉണ്ടാകുന്നില്ല. മറ്റേതെങ്കിലും ഒരവസ്ഥയിൽ ഈ പ്രമാണമില്ല, കൊണ്ടവിടെയെങ്കിലും ബോധം ഉണ്ടാകുന്നില്ല. ഇത് സർവ ഉപാസകമാണ് എന്നുള്ള അർത്ഥത്തിൽ ഇവിടെ ജ്യോതിശബ്ദം പ്രയോഗിച്ചിരിക്കുന്നു. ഇരുളിനെ മാറ്റി സർവത്തെയും പ്രകാശിപ്പിക്കുന്ന ജ്യോതിഷനെ പോലെ എന്നർത്ഥം. അത് തന്നെ വിശദീകരിക്കുന്നു. ഈ പറഞ്ഞ കാര്യം തന്നെ ഞാൻ ആദ്യം വിശദീകരിച്ചിട്ട് വായിക്കുന്നു എന്നേ ഉള്ളൂ. തമേവ ഭാന്തം അനുഭാതി സർവം തസ്യ ഭാസ സർവം ഇതം വിഭാതി. അതിന്റെ പ്രകാശത്തെ തുടർന്നെല്ലാം പ്രകാശിക്കുന്നു. വാസ്തവത്തിൽ അതിന്റെ പ്രകാശം എന്താണ്? അത് സുഷുതിയിലെ പ്രകാശം അതാണ്, അതിന്റെ വാസ്തവത്തിലുള്ള പ്രകാശം. അതിനെ തുടർന്ന് എവിടെ തുടരുന്നു? ജാഗ്രതയിൽ. ജാഗ്രതയിൽ അതിന്റെ ആ സ്വഭാവത്തിന് പ്രകാശിക്കുക എന്ന് പറയുന്ന സ്വഭാവത്തിന് യാതൊരു മാറ്റവും വരാതെ അതിവിടെയും തുടരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ പഠിക്കുന്നു അവസ്ഥാത്രയ സാക്ഷി എന്നൊക്കെ പറയും. അപ്പൊ സുഷുപ്തിയും ഒരവസ്ഥ എന്ന് പറയാൻ ദോഷമുണ്ട്. എന്തുകൊണ്ട്? അത് കേവലമായ പ്രകാശമായിരിക്കുന്നുണ്ട്. അതിനവസ്ഥ എന്ന് പറയാം. ജാഗ്രതയിലിരുന്ന് ചിന്തിക്കുമ്പോൾ സുഷുപ്തിയും ഒരവസ്ഥയാണ്, കാരണം അവിടെ നിന്നാണ് ഇങ്ങോട്ട് കടന്നു വന്നത്. അപ്പൊ അതിനൊരു അവസ്ഥയെന്ന് വിളിച്ച് പറ്റുമോ? വാസ്തവത്തിൽ അത് മറ്റു രണ്ടവസ്ഥകളെ പോലെ ഒരവസ്ഥയില്ല, അത് കേവല സ്വരൂപമാണ്. പക്ഷെ അത് കേവല സ്വരൂപമാണെന്ന് ജാഗ്രതയിലെ മനസ്സിലാക്കാൻ കഴിയുന്നു. അത് കേവല സ്വരൂപമെന്ന് മനസ്സിലാക്കുന്നതിന് ജാഗ്രതയിലെ ഈ സൂക്ഷ്മമായ കരണങ്ങളെല്ലാം ആശ്രയിക്കേണ്ടി വരുന്നു. ആ സൂക്ഷ്മമായ കരണങ്ങളെ ആശ്രയിച്ച് മനസ്സിലാക്കുമ്പോൾ അതിനെ നിരുപാധികമായ സ്വരൂപമാണെങ്കിലും നിരുപാധികമായ ഒന്നിനെ നിരുപാധികമായി ഗ്രഹിക്കാൻ കഴിയാത്തതുകൊണ്ട് പറയും അതൊരവസ്ഥയാണ്, അതൊരനുഭവമാണ് എന്ന് പറയും. അങ്ങനെ പറയേണ്ടി വരുന്നു. ഈ ഉപാധികളെ ഇങ്ങനെ സ്വീകരിച്ച് അത് ഗ്രഹിക്കാൻ പറ്റും. എന്റെ മുമ്പിലിരിക്കുന്ന അക്ഷരങ്ങൾ വാസ്തവത്തിൽ അതിന് ശരിയായ വലിപ്പവും എല്ലാം ഉണ്ട്. ശരിക്കും കാഴ്ചയുള്ളവരാണ് അതിനെ അതേ രൂപത്തിൽ കാണാൻ പറ്റും. പക്ഷെ എനിക്ക് എൻ്റെ കണ്ണാടിയിലൂടെ അതിനെ കാണാൻ പറ്റും. കാരണം ഇങ്ങനെ ഒരു ഉപാധി സ്വീകരിച്ച് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള രൂപത്തെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അതെൻ്റെ കണ്ണിന് വന്നിരിക്കുന്ന ഒരു പരിമിതിയാണ്. അപ്പൊ ജാഗ്രതയിലെ ഈ പരിമിതികളെ ആശ്രയിച്ചിട്ട് മാത്രമേ ആ സുഷുപ്തിയിലെ വാസ്തവ സ്വരൂപത്തെ എനിക്ക് ഗ്രഹിക്കാൻ കഴിയും. അതും ജാഗ്രത. അപ്പൊ അവിടെ അത് സ്വയം പ്രകാശിക്കുന്നതാണ്. ഈ ഉപാധികളിലൂടെ ഞാൻ ഈ ജാഗ്രതയിലിരുന്ന് അതിനെ ഗ്രഹിക്കുന്നു. വാസ്തവത്തിൽ ഇത് ഇങ്ങനെ പ്രകാശിക്കുന്നത് സുഷുപ്തിയിലായാലും ശരി ജാഗ്രതയിലായാലും ശരി പ്രകാശിക്കുന്ന മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല. എന്തിനാ പ്രകാശം പ്രകാശിക്കുന്നു? ഒന്ന്, പ്രകാശിക്കുക എന്ന് പറയുന്നത് അതതിൻ്റെ സ്വഭാവമാണ്, അതിന് പ്രകാശിച്ചേ മതിയാവും. മറ്റൊന്ന്, ആ പ്രകാശത്തിൽ അതിന് മറ്റുള്ള എല്ലാത്തിനെയും പ്രകാശിപ്പിക്കണം. രണ്ടും അതിൻ്റെ സ്വഭാവമാണ്. അതുപോലെ ഈ അറിവ് സുഷുപ്തിയിൽ അതിൻ്റെ സ്വരൂപമായി പ്രകാശിച്ചു, ജാഗ്രതയിൽ വരുമ്പോൾ അത് സ്വരൂപമായി പ്രകാശിക്കുന്നതോടൊപ്പം മറ്റുള്ള എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു. എന്ന് പറയുമ്പോൾ അറിവിൽ സർവത്തിനെയും അറിയുന്നു എന്ന് പറയുന്നത് തമേവ ഭാന്തം. ആ പ്രകാശിക്കുന്നത് എവിടെ? ഇവിടെ ഈ ജാഗ്രതയിൽ സുഷുപ്തിയിൽ. പക്ഷെ ജാഗ്രതയിൽ വന്നിട്ട് അനുഭാതി സർവം, അതിൻ്റെ പ്രകാശത്തിലെല്ലാം പ്രകാശിക്കുന്നു, അതിൻ്റെ അറിവിൽ എല്ലാം അറിയപ്പെടുന്നു. തസ്യ ഭാസ സർവം ഇതം വിഭാതി. ആ അറിവിൽ ഇവിടെ സർവത്തെയും അറിയുന്നു. അറിവിൽ ജാഗ്രതത്തിനെയും സ്വപ്നത്തെയും സുഷുപ്തിയെ അറിയുന്നു. അറിവിൽ നാമരൂപങ്ങളെ അറിയുന്നു. അറിവിൽ തന്നെയാണ് ബ്രഹ്മത്തെ അറിയുന്നു. സൂര്യൻ ഒരിക്കലും തന്നെ പ്രകാശിപ്പിക്കാതെ പ്രകാശിക്കാൻ ഒക്കത്തില്ല. അല്ല ബ്രഹ്മം എന്ത് ചെയ്യുന്നു? അത് പ്രകാശിക്കുമ്പോൾ തന്നെ കൂടി അത് പ്രകാശിപ്പിക്കുന്നു. അതാണ് ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത്. ബ്രഹ്മം പ്രകാശിക്കുന്നു, പ്രകാശിക്കുമ്പോൾ അത് തന്നെ കൂടെ പ്രകാശിപ്പിക്കുന്നു. സ്വയം പ്രകാശം എന്ന് പറയുന്നതാണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നു? അറിവ് സർവത്തെയും ഗ്രഹിപ്പിക്കുന്നു, സ്വയം തന്നെ എന്ത് ചെയ്യുന്നു? അത് അതിനെയും ബോധിപ്പിക്കുന്നു. അറിവാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എന്താണ്? ഞാൻ ബ്രഹ്മമാണ്, അറിവാണ്, ഞാൻ സത്താണ്, ചിത്താണ്, ആനന്ദമാണ് എന്ന് പറയുന്നു. അതങ്ങനെ ഒരു അറിവുണ്ടായേ പറ്റൂ, അതതിന്റെ സ്വഭാവമാണ്. അതേസമയം അത് അതിന്റെ മുമ്പിൽ വരുന്ന എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു. അഗ്നി എന്ത് ചെയ്യുന്നു? അത് തന്റെ മുമ്പിൽ വരുന്ന എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നു, അതുപോലെ തന്നെ ദഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന്റെ സ്വഭാവം എന്താണ്? സ്വയം ദഹിച്ചുകൊണ്ട് സ്ഥിതി ചെയ്യുക എന്നുള്ളത്. അഗ്നിക്ക് ദഹിക്കാതെ സ്ഥിതി ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ സ്വയം ദഹിച്ചുകൊണ്ട് സ്ഥിതി ചെയ്തുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ബ്രഹ്മം എന്ത് ചെയ്യുന്നു? അത് സ്വയം വെളിപ്പെടുത്തിക്കൊണ്ട് സർവത്തെയും പ്രകാശിപ്പിക്കുന്നു. അതുകൊണ്ട് പലയിടത്തും പറയും എന്താണ്? നിങ്ങൾ ബ്രഹ്മത്തെ അറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണ്? ബ്രഹ്മം ഏകമല്ലേ, വ്യാപകമല്ലേ, അതിന് എങ്ങനെ അറിയാൻ പറ്റും? അറിയുക എന്ന് പറയുന്നതിൽ കർത്തൃത്വമില്ല, ഇങ്ങനെ പലതരത്തിലുള്ള ആക്ഷേപങ്ങളും പറയും. പക്ഷെ അഗ്നി എങ്ങനെയാണോ ദഹിപ്പിച്ചുകൊണ്ട് സ്വയം മറ്റുള്ളതിനെ ദഹിപ്പിക്കുന്നത്, അല്ല ബ്രഹ്മം എന്ത് ചെയ്യുന്നു? സ്വയം തന്നെ പ്രകാശിപ്പിച്ചുകൊണ്ട് തന്നെയാണ് മറ്റുള്ളതിനെ പ്രകാശിപ്പിക്കുന്നത്. അപ്പോൾ ബ്രഹ്മപ്രകാശം, ബ്രഹ്മബോധം എന്ന് പറയുന്ന അസംഭവമായ കാര്യമല്ല. അത് അതിൻ്റെ തന്നെ സ്വഭാവമാണ്. അതിൽ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? സർവമിതം വിഭാതി തദ്ദേവ ജ്യോതിഷാൻ ജ്യോതിർ ആയുർഹ ഉപാസതി അമൃതം. അതെന്താണ്? അത് ജ്യോതിഷം ജ്യോതിയാണ് എന്ന് വെച്ചാൽ അത് ഭൗതികമായ ജ്യോതിസുകളുടെയും ജ്യോതിഷാണ്. എല്ലാ ജ്യോതിസുകളെയും അത് പ്രകാശിപ്പിക്കുന്നു. ആണല്ലോ അറിവ് സർവത്തെയും പ്രകാശിപ്പിക്കുന്നു. ഇവിടെ പറയുന്നത്, ശ്രുതി പറയുന്നത് ഇത് നിങ്ങൾ അറിയുക എന്നാണ്. കാരണം അറിവ് എന്ന് പറയുന്നത് തൻ്റെ ഉള്ളിൽ സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. ഈ അറിവിനെ പരമാർത്ഥമായി അറിയുക എന്ന് പറയാം. ഇന്നെങ്കിൽ ഈ അറിവിന്റെ പരമാർത്ഥം എന്താണെന്ന് അറിയുക, ഇതാണ് ശ്രുതി പറയുന്നത്. അതും അറിവിനെ അറിയുക, അറിവിന്റെ പരമാർത്ഥത്തെ അറിയുക എന്ന് പറയുമ്പോൾ മറ്റൊന്നുകൂടി അവിടെയുണ്ട്. എന്താണ്? അറിവിൽ ഇതേ അവശേഷിക്കുന്നുള്ളൂ. ഇത് അറിയുക എന്നുള്ളത് മാത്രമേ ഇവിടെ അവശേഷിക്കുന്നുള്ളൂ, മറ്റൊന്നും ശേഷിക്കുന്നില്ല. അതുകൊണ്ട് ദേവന്മാരെന്ത് ചെയ്യുന്നു? ഇതിനെ തന്നെ, ഈ ജ്യോതിസുകളെല്ലാം ജ്യോതിസായി തൻ്റെ ഉള്ളിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഈ അറിവിനെ തന്നെ ആയുരായി അമൃതമായി ഉപാസിക്കുന്നു. തൻ്റെ ആയുസ്, കാരണം താൻ ഏറ്റവും വിലയുള്ളതായി കാണുന്ന എന്താണ്? തൻ്റെ ആയുസ്. ആയുസ്സിനെ രക്ഷിക്കാൻ വേണ്ടി നമ്മളെന്തെല്ലാം ചെയ്യുന്നു? ആയുസ്സിന്റെ നാശം നമ്മൾ എന്തിനാ കരുതുന്നു? തന്റെ അസ്തിത്വത്തിന്റെ നാശത്തെ. അത് നമ്മൾ ഭയക്കുന്നതാണ് എപ്പോഴും, ഞാൻ മരിച്ചു പോവും. എന്ത് അഭ്യാസം ചെയ്യുന്നവനായാലും ശരി, ബ്രഹ്മജ്ഞാനത്തിന് വേണ്ടി ശ്രവണമോ മനനമോ നിത്യാസനമോ സമാധിയോ എന്ത് ചെയ്യുന്നവനായാലും ശരി, താൻ ബ്രഹ്മമാണ് എന്ന് പറയുന്നവനായാലും ശരി, എല്ലാവരും ഭയക്കുന്ന ഒന്നാണ് തന്റെ നാശം. തന്റെ നാശം മരണം അത് ഭയക്കുന്നു. കാരണം എന്തുകൊണ്ട് ഭയക്കുന്നു എന്ന് എന്തുകൊണ്ട് പറയുന്നു? കാരണം എല്ലാവരും അതിനെ ഒഴിവാക്കുന്നതിനുള്ള പ്രതിവിധികൾ സ്വീകരിച്ചിരിക്കുന്നു, അതുകൊണ്ടാ ഭയക്കുന്നു എന്ന് പറയുന്നു. മരിക്കാതിരിക്കാൻ തൽക്കാലമെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി മരുന്നും മന്ത്രവും സ്വീകരിക്കാത്ത ആരുമില്ല. അപ്പൊ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് താൻ നശിക്കണ്ട എന്ന് പറയുന്നു. പക്ഷെ ദേവന്മാർക്ക് അങ്ങനെ ഭയമില്ല. എന്തുകൊണ്ട്? അവര് ഈ പറയുന്ന തത്വത്തെ തന്നെ ആയുസായി തന്റെ സത്യമായി കാണുന്നു. ഇതാണ് തന്റെ സത്യം എന്ന് കാണുന്നവന് പിന്നെ മരണഭയമില്ല. അറിവാണ് തന്റെ സത്ത എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ തന്റെ ആയുസ് എന്ന് പറയുന്നത് തന്റെ സത്തയാണ് എന്നറിയുമ്പോൾ അത് നാശമില്ലാത്തതാണെന്നറിയുന്ന അങ്ങനെ അമൃതം അടുത്ത് പറയും. തന്റെ സത്ത നാശമില്ലാത്തവനാണെന്ന് കാണുന്നവന് മാത്രമേ ഇവിടെ മരണഭയമില്ലാതെയുള്ളൂ. മരണത്തെ അറിഞ്ഞാലും അതിനെ ഭയക്കുന്നില്ല. മരണം എന്ന് പറയുന്നത് ബാഹ്യമായ നാശമാണ്, ശരീരേന്ദ്രിയ മനസ്സുകളുടെ നാശമാണ്. പക്ഷെ തന്റെ ആയുസ് എന്ന് പറയുന്നത് തന്റെ സത്യമാണ്, അത് അമൃതമാണ്, നാശമില്ലാത്തതാണെന്നറിയുന്നവർ അവരാണ് ദേവന്മാരെന്ന് പറയുന്നു. അല്ല, പടത്തി കാണുന്നവരല്ല ദേവന്മാരെന്ന് പറയുന്നു. അവരെന്ത് ചെയ്യുന്നവർ ഭയക്കുന്നില്ല, അവരതിനറിയുന്നു എന്നർത്ഥം. എന്തുകൊണ്ട്? അതാണ് എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നത്, ഭയത്തെയും പ്രകാശിപ്പിക്കുന്ന അതാണ്, ധീരതയെ പ്രകാശിപ്പിക്കുന്ന അതാണ്, സർവവികാര വിചാരങ്ങളെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതാണ്. അത് നാശമറ്റതാണ്, അമൃതം എന്നിവരറിയുന്നു. ഇങ്ങനെ നിരവധി ശ്രുതികളുണ്ട്. അറിവിന്റെ സ്വരൂപത്തെ വെളിപ്പെടുത്തുന്ന, അല്ലെങ്കിൽ തന്റെ സ്വരൂപത്തെ വെളിപ്പെടുത്തുന്ന നിരവധി ശ്രുതികളുണ്ട്. അതുകൊണ്ട് ഇവിടെ ജ്യോതിസ് എന്ന് പറയുന്ന ഒരു ശബ്ദം ഉപയോഗിച്ചു. അതുകൊണ്ടത് ബ്രഹ്മമല്ല, വേറെ എന്തെങ്കിലുമാണെന്നൊന്നും ധരിക്കേണ്ട കാര്യമില്ല. അത് മാത്രമല്ല, ജ്യോതിസ് എന്ന് പറയുന്ന ആ ശബ്ദം ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചർച്ച ചെയ്യാനും ഇതിനെ വെളിപ്പെടുത്താനും കഴിഞ്ഞത്. ബ്രഹ്മം എന്ന് പറയുന്ന ഒരു ശബ്ദമാണ് ഉപയോഗിച്ചതെങ്കിൽ അതിൽ നിന്ന് ഈ വിചാരം അവിടെ സംഭവിക്കത്തില്ല. ബ്രഹ്മം എന്ന് പറയുന്ന തത്വത്തെ സംബന്ധിച്ച് ഇത്രയും വലിയൊരു വ്യക്തത വരത്തില്ല. ഓരോ ശബ്ദവും ചിലടത്ത് പ്രാണൻ എന്ന് ഉപയോഗിക്കുന്നു, ചിലടത്ത് ആകാശം എന്ന് ഉപയോഗിക്കുന്നു, ചിലടത്ത് ജ്യോതിസ് എന്ന് ഉപയോഗിക്കുന്നു. ഈ പല ശബ്ദങ്ങളും വാസ്തവത്തിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ എന്താണ്? ഈ ബ്രഹ്മത്തെക്കുറിച്ചുള്ള പലതരത്തിലുള്ള അവ്യക്തതകൾ മാറിക്കിട്ടാൻ ഇതെല്ലാം സഹായിക്കുന്നു. ബ്രഹ്മത്തിന്റെ യഥാർത്ഥ സ്വരൂപത്തെ ഗ്രഹിക്കുന്നതിന് തടസ്സമായിരിക്കുന്ന പലതും മാറിക്കിട്ടുന്നു. അതുകൊണ്ട് എന്തുകൊണ്ട് ഈ ശബ്ദങ്ങളെല്ലാം വ്യത്യസ്ത അർത്ഥങ്ങളുള്ളതും എന്നാൽ പരമമായി ഒരു തത്വത്തെ വെളിപ്പെടുത്തുന്നതുമാണ്? ചിലർ ചോദിക്കും, ഒരിടത്ത് പ്രാണനെന്ന് പറഞ്ഞു, ഒരിടത്ത് ആകാശമെന്ന് പറഞ്ഞു, ഒരിടത്ത് ജ്യോതിസെന്ന് പറഞ്ഞു, എല്ലായിടത്തും ബ്രഹ്മമെന്ന് പറഞ്ഞാൽ പോരെ? എളുപ്പമായില്ല. ബ്രഹ്മമെന്ന് പറഞ്ഞു, അത് ശരിയാണ്. ബ്രഹ്മമെന്ന് പറഞ്ഞിട്ട് വ്യക്തമാകുന്നില്ല ഒരാൾക്ക്. കാരണം ഇവിടെ ഈ ജാഗ്രതയിലെ അനുഭവം എന്ന് പറയുന്നത് ദ്വൈതാത്മകമാണ്, നാനാത്വമാണ്. ഈ നാനാത്വ അനുഭവം എന്ന് പറയുന്നത് ഈ ഏകത്വ അനുഭവത്തിന് തടസ്സമായിരിക്കുന്നു. അപ്പോൾ ഏകത്വം തന്നെ നാനാരൂപത്തിൽ പ്രകടമാകുകയാണ്. അപ്പോൾ ഈ നാനാ അനുഭവങ്ങളിൽ ഇതിൽ നിന്നാണ് ഒരാൾക്ക് ഏകത്വ അനുഭവം ഉണ്ടാകേണ്ടത്. അപ്പം നാനാത്വ അനുഭവം എന്ന് പറയുന്നത് നാനാ ശബ്ദങ്ങളെ ആശ്രയിച്ചിട്ടാണ്. അത് വിഭിന്നമായ അർത്ഥങ്ങളുള്ള ശബ്ദങ്ങൾ. അതിൽ ഒരാളുടെ ബുദ്ധിയെ ഏകത്വത്തിലേക്ക് നയിക്കുന്നതിന് ഏതു തരത്തിലുള്ള വിചാരമാണോ ആവശ്യമായി വരുന്നത്, ആ വിചാരത്തിന് ഉപയുക്തങ്ങളായ ശബ്ദങ്ങളെയാണ് ഇവിടെ നിർദ്ദേശിച്ചിരിക്കുന്നത്. കേവലമായ ബ്രഹ്മശബ്ദം അതിന് പര്യാപ്തമല്ല. ബ്രഹ്മശബ്ദം അത് ബൃഹത്താണെന്നുള്ള ബോധത്തെ ഉണ്ടാക്കുന്നു എന്നുള്ളതല്ലാതെ അത് അറിവാണ്, സത്താണ്, അത് അമൃതമാണ്, ഇത്തരത്തിലുള്ള ബോധം ഉണ്ടാക്കുന്നതിന് അതിന് വേണ്ട ശബ്ദങ്ങൾ തന്നെ വേണം. ആ ശബ്ദങ്ങൾ ലോകത്തിൽ മറ്റ് അർത്ഥങ്ങളിൽ പ്രയോഗിച്ചാലും ശരി, വിചാരം ചെയ്യുന്നവരും ആ ശബ്ദത്തിൽ നിന്ന് തന്നെ ഈ പരമാർത്ഥ തത്വത്തെ ഗ്രഹിക്കും. ആ ശബ്ദത്തിൽ നിന്നല്ല, ഏത് ശബ്ദത്തിൽ നിന്നും ഈ തത്വത്തെ തന്നെ ഗ്രഹിക്കും. ഒരാൾക്ക് ഈ തത്വത്തെ ബ്രഹ്മശബ്ദം കൊണ്ട് ഉപദേശിക്കും, അഹം ബ്രഹ്മാസ്മി എന്ന് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവിടെയുള്ള വിചാരത്തിന്റെ ആവശ്യം വരും. ഒരുവന് അഹം ബ്രഹ്മാസ്മി എന്നുള്ള ഉപദേശം കേൾക്കുമ്പോൾ അഹം ബ്രഹ്മാസ്മി എന്ന് ബോധിക്കാൻ കഴിഞ്ഞാൽ പിന്നെ വിചാരത്തിന്റെ ആവശ്യമുണ്ട്, സംശയരഹിതമായി ബോധിച്ചു കഴിഞ്ഞു. വിചാരം ആവശ്യം വരുമ്പോൾ അവിടെ ഈ ശബ്ദങ്ങളെല്ലാം ആവശ്യമാണ്. ഇതെല്ലാം ഒരു തത്വത്തെ തന്നെയാണ് ബോധിപ്പിക്കുന്നതെന്ന് ഗ്രഹിക്കാൻ അത് വിചാരത്തിന് സഹായിക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ പൂർവപക്ഷം സിദ്ധാന്തം എന്നുള്ള രീതിയിൽ പലതരത്തിലുള്ള ശബ്ദങ്ങളെ വിചാരം ചെയ്തും ആ ഒരു തത്വത്തെ തന്നെ വ്യക്തമാക്കുന്നു. വീണ്ടും ആ വിഷയത്തെക്കുറിച്ച് ചർച്ചയുന്നു. യഥപ്യുക്തം ദ്യുമര്യാദത്വം സർവഗതസ്യ ബ്രഹ്മണ എന്നോപപദ്ധ്യത. പിന്നെ ബ്രഹ്മം എന്ന് പറയുന്നത് ബൃഹത്താണ്, അതിന് അതിരുകളില്ല, സീമ എറ്റതാണെന്നൊക്കെ പറയും. വീണ്ടും പറയുക, അത് ദ്വിലോകത്തിനപ്പുറമാണ് അല്ലെങ്കിൽ ഹൃദയദേശത്തിനാണ്, ഇതെല്ലാം പൊരുത്തപ്പെടുന്നില്ലല്ലോ. ഒരിക്കൽ ഒന്ന് പറയുക, അതിന് വിപരീതമായി വീണ്ടും പറയുക. ആണോ യഥപ്യുക്ത ദ്യുമര്യാദത്വം, ആകാശത്തെ അതിരായി പറയുക അല്ലെങ്കിൽ ദ്വിലോകത്തെ അതിരായി പറയുക, ഇതൊക്കെ ബ്രഹ്മത്തെ നിങ്ങൾ ബോധിപ്പിക്കുമ്പോൾ ഇങ്ങനെ ബ്രഹ്മത്തെ ബോധിക്കാൻ വേണ്ടിയിരിക്കുന്നയാള് വളരെ ഏകാഗ്രമായ മനസ്സോടുകൂടിയായിരിക്കുന്നു. അപ്പൊ അയാൾ ആഗ്രഹിക്കുന്ന എന്താണ്? ബ്രഹ്മം എന്ന് പറയുന്ന ഒന്നിൽ തന്റെ മനസ്സിനെ ഉറപ്പിച്ചിട്ട് തന്റെ മനസ്സിൽ ബ്രഹ്മത്തെ വെളിപ്പെടുത്തുക, അയാൾ ആഗ്രഹിക്കുന്നു. ഇവിടെയാണെങ്കിലോ നാനാ ശബ്ദങ്ങൾ പ്രയോഗിക്കുന്നു, നാനാതരത്തിൽ വിചാരം ചെയ്യുന്നു. അപ്പൊ ബ്രഹ്മം എന്ന് പറയുന്ന ഒന്നിൽ മനസ്സിനെ ഉറപ്പിച്ചിട്ട് ആ മനസ്സിൽ ബ്രഹ്മം എങ്ങനെ വെളിപ്പെടും? അങ്ങനെ വെളിപ്പെടുത്തുന്ന ഒന്നല്ല ബ്രഹ്മം. ബ്രഹ്മം എന്ന് പറയുന്ന ഒന്നിൽ മനസ്സിനെ കൊണ്ടുറപ്പിക്കാനോ അങ്ങനെ ഒരു മനസ്സിൽ ബ്രഹ്മം എന്ന് പറയുന്ന ഒന്ന് വെളിപ്പെടുകയോ ഒരിക്കലും അസംഭവമായ കാര്യങ്ങളാണ്. അതല്ല, എന്തുകൊണ്ട്? ബ്രഹ്മം സദാ വെളിപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. പിന്നെ എന്തിനാ ഇതിന്റെയൊക്കെ ആവശ്യം? ആ വെളിപ്പെടലൻ ഉള്ള തടസ്സങ്ങൾ മാറ്റുക, അത് മാത്രമേ ഉള്ളൂ. ആ ബ്രഹ്മത്തിന്റെ വെളിപാട് പ്രകാശം അതിന് തടസ്സമായിരിക്കുന്ന പ്രകാശങ്ങളെ മാറ്റിക്കളയുക, അതുമാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. അതിനാണ് വിചാരത്തിന്റെ ആവശ്യം വരുന്നത്. അല്ലാതെ നിരാകാരമായിരിക്കുന്ന ബ്രഹ്മത്തിൽ മനസ്സിനെ കൊണ്ടുവയ്ക്കാനോ, മനസ്സെന്ന് പറയുന്ന കേവലമായ ഈ ഉപാധിയിൽ ബ്രഹ്മത്തെ ആവാഹിക്കാനോ ഒന്നും ആർക്ക് സാധ്യമല്ല. പക്ഷെ ഒന്ന് കഴിയും, എന്താണോ വികല്പം എന്ന് പറയുന്നത് തൻ്റെ അനുഭവമാണ്, താൻ അനുഭവിക്കുന്നു. ഞാൻ ഈ ശരീരമാണ്, ഈ ബുദ്ധി എൻ്റേതാണ്, ഈ കാണുന്നതല്ല എന്റേതാണ്, ഇത്തരത്തിലുള്ള വികല്പങ്ങൾ തന്റെ അനുഭവമാണ്. ആ വികല്പങ്ങളെ നിരാകരിക്കുന്നു, അതിന് വിചാരത്തിന് ശേഷിയുള്ളൂ, മറ്റൊന്നിന് ശേഷിയില്ല. ഓ വിചാരം ചെയ്യുമ്പോൾ അവിടെ വിവേകം പ്രകടമാകുന്നു, ആ വിവേകം അതിനെ നിഷേധിക്കുന്നു, അത് ശരിയല്ല, ശരീരമല്ല, അത് ഒരു ഭാവനയാണ്, കൽപ്പനയാണ് എന്നിങ്ങനെ അതിനെ നിഷേധിക്കുന്നു. അതുകൊണ്ട് അത്തരം വിചാരത്തിന്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് മനസ്സിലാവും. പക്ഷെ ചിലരങ്ങനെയല്ല, എല്ലാവർക്കും അത് കഴിയത്തില്ല. ചിലർ മനസ്സിനെ ഏകാഗ്രമാക്കാൻ ശ്രമിക്കുന്നു ഏതെങ്കിലും ഒരു വിഷയത്തിൽ. അപ്പോൾ അവർ ബ്രഹ്മത്തെ തന്നെ, ബ്രഹ്മത്തിൽ തന്നെ മനസ്സിനെ വയ്ക്കാൻ ശ്രമിക്കുന്നു, വിചാരമാർഗത്തിലല്ല. ബ്രഹ്മത്തിൽ മനസ്സിനെ ഉറപ്പിച്ച് കഴിഞ്ഞാൽ മനസ്സിൽ ബ്രഹ്മം പ്രകടമാകുമെന്ന് വിചാരിക്കുന്നു. അതിനെ നിഷേധിക്കുന്നില്ല. നിങ്ങൾ ബ്രഹ്മത്തിൽ മനസ്സിനെ ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന നിഷേധിക്കുക. എന്താ അതുകൊണ്ട് ഗുണം? ഗുണം മനസ്സിൻ്റെ ഒരു അഭ്യാസമാണ്. അഭ്യാസം കൊണ്ട് മെയ് വഴക്കം ശ്രദ്ധിക്കുന്നത് പോലെ മനസ്സുകൊണ്ട് അഭ്യസിച്ചു കഴിഞ്ഞാൽ മനസ്സിനും വഴക്കം ശ്രദ്ധിക്കും. മനസ്സിന് ചില സിദ്ധിവിശേഷങ്ങളെല്ലാം ഉണ്ടാവും, മനസ്സിൻ്റെ വഴക്കം കൂടി വരും. അപ്പോൾ ആ മനസ്സ് വിചാരത്തിന് യോഗ്യമായി തീരും, മനസ്സ് തത്വഗ്രഹണത്തിന് യോഗ്യമായി തീരും. അതുപോലെ മറ്റ് പല ഗുണങ്ങളും മനസ്സിനും ആ മനസ്സിൻ്റെ ഉടമസ്ഥനായിരിക്കുന്ന ജീവനും ഉണ്ടാവും. അതുകൊണ്ട് ഉപാസനകളെ നിർദ്ദേശിച്ചിരിക്കുന്നു. ആ ഉപാസനയെ നിർദ്ദേശിക്കുമ്പോൾ ഇങ്ങനെയുള്ള സ്ഥാനങ്ങളും ദേശങ്ങളും എല്ലാം നിർദ്ദേശിക്കും. അതിലും വരമ്പുമെല്ലാം ഉപാസനയ്ക്ക് വേണ്ടി പറയുന്നതാണ്. തത്വഗ്രഹണത്തിന് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അതാണ് ഇവിടെ പറയുന്നത്. സർവഗതനായിരിക്കുന്ന ബ്രഹ്മത്തിനെന്തിന് നിങ്ങൾ അതിൽ പറഞ്ഞു? മുമ്പും പറഞ്ഞിട്ടുണ്ട്, അത്ര വെച്ചതേ സർവഗതസ്യ അഭിബ്രഹ്മണ. സർവഗതനായിരിക്കുന്ന ബ്രഹ്മത്തിൻ്റെ ഉപാസനാർത്ഥം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ശ്രദ്ധിക്കുന്നു, ആരാണോ ആ ഉപാസനയ്ക്ക് അധികാരിയായിരിക്കുന്നത്, ആരാണോ ബ്രഹ്മത്തെ ധ്യാനിക്കുന്നതിന് യോഗ്യനായിരിക്കുന്നത്, ആ ബ്രഹ്മധ്യാനത്തിനവൻ യോഗ്യനായിരിക്കും. അവന് വേണ്ടി ഉപാസനാർത്ഥം ആ ധ്യാനത്തിന് വേണ്ടി പ്രദേശവിശേഷ പരിഗ്രഹം, പ്രദേശവിശേഷത്തെ പറഞ്ഞിരിക്കുന്നു. വിരുദ്ധരെ, അതൊരു വിരോധമൊന്നുമില്ല. എന്നുവെച്ചാൽ ധ്യാനവും ജ്ഞാനവും തമ്മിൽ ഒരു വിരോധമില്ല. വളരെ ലളിതമാണ്. ഉപദേശിക്കുന്നു, ഉപദേശിക്കുമ്പോൾ നിനക്ക് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ടോ? ഉപദേശത്തെ നിന്റെ മനസ്സും കർണങ്ങളും എല്ലാം അതിനനുകൂലമാണോ? ഉപദേശത്തിന്റെ താല്പര്യം ഇന്നതാണ് എന്ന് ഉള്ളിൽ അറിവ് പ്രകാശിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പിന്നൊന്നും പറയേണ്ട കാര്യമില്ല. നീ ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യണ്ട, നിനക്ക് ഇന്നത് കർത്തവ്യമുണ്ട്, ഇന്നത് കർത്തവ്യമില്ല. കാരണം എന്ത് ചെയ്യുന്നു? ചിദ്യന്തേ സർവസംശയാഹ. അവനെ സംബന്ധിച്ച്, തത്വത്തെ സംബന്ധിച്ചുള്ള എല്ലാ സംശയങ്ങളും ഇവിടെ അവസാനിച്ചു. അവന് തത്വത്തെ സംബന്ധിച്ച് പരമാർത്ഥമായ ബോധം ഉണ്ടായിക്കഴിഞ്ഞു. ഒരാൾ ചോദിക്കുന്നത്, ഞാൻ ഉപാസനയ്ക്കാണോ അധികാരി അതോ ജ്ഞാനത്തിനാണോ? ജ്ഞാനത്തിന് അധികാരിയായിട്ടുള്ളവൻ ഒരിക്കലും അത് ചോദിക്കത്തില്ല. അങ്ങനെ ഒരു ചോദ്യമുണ്ടെങ്കിൽ അവൻ ഉപാസനയ്ക്ക് അധികാരി. എന്തുകൊണ്ട്? അവൻ്റെ ഉള്ളിൽ ആ ഉപദേശിച്ചിട്ടും ആ തത്വം പ്രകാശിക്കുന്നില്ല, അവൻ്റെ ഉള്ളിൽ ആ ബോധം ഉണ്ടാകുന്നില്ല. ഉണ്ടാകുന്നില്ലെങ്കിൽ ഉപാസന ചെയ്യുക, ധ്യാനിക്കുക. അത് ആരാണതിൻ്റെ അധികാരി? അതിന് ബാഹ്യമായ ഒരു നിബന്ധനയില്ല. തത്വഗ്രഹണത്തിൻ്റെ അധികാരി ബാഹ്യമായി നിയമിക്കാൻ പറ്റില്ല. അവനിന്ന വർണ്ണത്തിൽപ്പെട്ടവനെന്നോ അവനിന്ന ലിംഗത്തിൽപ്പെട്ടവനെന്നോ ഒന്നും നിർണ്ണയിക്കാൻ പറ്റില്ല. അവനിന്ന യോഗ്യതകളുള്ളവനെന്നോ അവനിന്ന വിദ്യാഭ്യാസമുള്ളവനെന്നോ അവന് ഇത്രമാത്രം ബുദ്ധിയുള്ളവനെന്നോ ഒന്നും പറയാൻ കഴിയത്തില്ല. അത് ഭാഷ്യകാരൻ തന്നെ അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. ജ്ഞാനത്തിൻ്റെ അധികാരി തൻ്റെ നിയമങ്ങൾക്കും വ്യവസ്ഥകളിലും ഒന്നും ഒതുങ്ങുന്നയാളല്ല എന്ന് ശങ്കരാചാര്യർ തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. ശങ്കരാചാര്യർക്ക് ചില നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ, വർണ്ണത്തെ സംബന്ധിച്ച്, ആശ്രമത്തെ സംബന്ധിച്ച്, സ്ത്രീ പുരുഷനെ സംബന്ധിച്ച്, ഇതിലെല്ലാം ആള് മുറുകെ പിടിക്കുമെങ്കിലും തത്വജ്ഞാനത്തിന്റെ കാര്യം വരുമ്പോൾ പറയുന്നുണ്ട്. ജ്ഞാനത്തെ സംബന്ധിച്ച് അങ്ങനെ യാതൊരു തരത്തിലുള്ള ഇതും എനിക്ക് പറയാൻ കഴിയത്തില്ല. ഒന്നേ പറയാൻ കഴിയും, എന്താണ് ആ ജ്ഞാനത്തെ ഉൾക്കൊള്ളുന്നതിനുള്ള യോഗ്യത അവനുണ്ടായിരിക്കും. അത് ബാഹ്യമായ ഭൗതികമായ ഒരു യോഗ്യതയല്ല, ഒരു വ്യക്തിയുടെ ആന്തരികമായ അന്ധകരണത്തിന്റെ യോഗ്യതയാണ്. അങ്ങനെ യോഗ്യനായ ഒരുവന് ഉപദേശിക്കുമ്പോൾ താൻ ആരാണെന്നുള്ള ബോധമുണ്ടാകുന്നു. ആ താൻ ആരാണെന്നുള്ള ബോധത്തിൽ അവൻ സംസാര നിവർത്തനാകുന്നു, കൃതകൃത്യനാകുന്നു, മുക്തനാകുന്നു. അങ്ങനെ ഒരു ബോധം ഉണ്ടായില്ലെങ്കിൽ അവന് അതിന് ശേഷിയുണ്ടെങ്കിൽ അവന് വിചാരം ചെയ്യുക. അത് ആ ബോധത്തെ സ്വായത്തമാക്കുന്നതിനുള്ള ഒരു ഉപായമാണ്. അത് ചെയ്യുക, വിചാരം ചെയ്യുക. ഇനി വിചാരം ചെയ്യുന്നതിനും അവന് ശേഷിയില്ലെങ്കിൽ അപ്പോഴാ പറയുന്നു, എന്നാൽ പിന്നെ മറ്റുപാസനകളിലേക്ക് പോകുന്നു. അതെന്തുകൊണ്ടാണ്? മനസ്സിന്റെ ഒരു യോഗ്യത കുറവാണ്, അവന് വിചാരക്ഷമതയില്ല മനസ്സിൽ. അതില്ലെങ്കിൽ പിന്നെ ഉപാസനയിൽ പോവുക. ഉപാസനയ്ക്ക് യോഗ്യതയില്ലെങ്കിൽ പിന്നെ കർമ്മത്തിൽ പോവുക. ഈ ഉപാസന എന്ന് പറയുന്നിടത്ത് ബാക്കി എല്ലാ തരത്തിലുള്ള സാധനങ്ങളും വരും. മന്ത്രതന്ത്ര യന്ത്രങ്ങളെല്ലാം ഉപാസനയും വരും. വിചാരം എന്ന് പറയുന്നത് ഉപാസന സദൃശ്യമാണ്, പക്ഷെ അത് ശരിക്കും ഉപാസനയല്ല. അത് ഉപാസന പോലെയാണ്. ചിലടത്ത് വിചാരത്തിന് ഉപാസന എന്ന് പറയാറുണ്ട്, പക്ഷെ വിചാരത്തിന് അധികാരമില്ലാത്തവന്റെ ഉപാസനയും വിചാരിയും വ്യത്യാസമാണ്, രണ്ടും രണ്ടാണ്. വിചാരത്തിന് അധികാരിയായവന് പിന്നെ ഉപാസനയുടെ ആവശ്യമില്ല. അവന് വിചാരം ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ, എന്നുവെച്ചാൽ തത്വത്തെ കേട്ടും തത്വത്തെക്കുറിച്ച് ചിന്തിച്ചും ഇന്നതാണ് തത്വം എന്ന് ബോധിക്കാൻ കഴിയുണ്ടെങ്കിൽ പിന്നെ അവന് ഉപാസനയുടെ ആവശ്യമില്ല. അത് പിന്നെ ജീവനെ, ശ്രുതിയെ സംബന്ധിച്ചിടത്തോളം ജീവനെ നേരിട്ട് നയിക്കുക, മുന്നോട്ട് നയിക്കുക എന്നുള്ളൊരു ഇതേ ഉള്ളൂ. സ്വാർത്ഥതയില്ല. അതുകൊണ്ടാണ് ശങ്കരാചാര്യർ വ്യക്തികളെ എടുക്കാത്തത്. വ്യക്തി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവന് സ്വാർത്ഥതകൾ കടന്നു വരും. ശ്രുതിക്ക് അങ്ങനെ സ്വാർത്ഥതയൊന്നുമില്ല. ശ്രുതി നേരിട്ട് പറയുന്നു, ഇതാണ് തത്വം, നീ ഗ്രഹിക്കാൻ പറ്റുമോ? ശ്രുതി തന്റെ എന്തെങ്കിലും കാര്യം, ഇവൻ തത്വജ്ഞാനി ആയതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നില്ല. അതിനുശേഷിയല്ലേ പറയുന്നു, ശരി വിചാരം ചെയ്യുക, ഇതാണ് വിചാരത്തിന്റെ മാർഗം, ഇതാണ് വിചാരത്തിന്റെ രീതി, നിനക്ക് അത് പ്രകാശിക്കും. അല്ല ഇനി നിനക്ക് അതിനും അസമർത്ഥനാണെങ്കിൽ, ഇതിൽ തന്നെ പറയുള്ളൂ പല ഉപാസന അത് ചെയ്യുക. ഉപാസനയിൽ വരുന്ന നാനാ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇതിൽ തന്നെ പലരും ധരിച്ചിരിക്കുന്ന ഈ ഉപാസനയാണ് സാധന, ബാക്കിയുള്ളതെന്ന് സാധനയല്ല. അതിൻ്റെ ഒന്നും എന്താണെന്നും മനസ്സിലാകാതെയാണ് പലരും അങ്ങനെ ധരിക്കുന്നുണ്ട്. ഉപാസന സാധന, ബാക്കിയുള്ള സാധന എന്താണ്? ഏറ്റവും മുഖ്യമായ സാധന എന്ന് പറയുന്നത് എന്താണ്? ശ്രവണം. ഏറ്റവും മുഖ്യമായ, അങ്ങനെ തത്വബോധത്തിന് മുഖ്യമായ സാധന എന്ന് പറയുന്നത് ശ്രവണം. ശ്രവണം കൊണ്ട് തത്വത്തെ ബോധിക്കുന്നവനും തത്വത്തെ ബോധിക്കാത്തവനും അത് തന്നെ സാധനം. വിചാരം കൊണ്ട് തത്വത്തെ ബോധിക്കാൻ ശേഷിയുള്ളവനും ബോധിക്കാൻ ശേഷിയില്ലാത്തവനും മുഖ്യ സാധനം ശ്രവണം തന്നെ. ഉപാസന കൊണ്ട് തത്വത്തെ ബോധിക്കാൻ ശേഷിയുള്ളവനും ഇല്ലാത്തവനും വിചാരത്തെ പോലെ മുഖ്യ സാധന ശ്രവണം. എന്തിനാ? കർമ്മം കൊണ്ട് തത്വത്തെ ക്രമേണ ബോധിക്കാൻ ശേഷിയുള്ളവനും ഇനി അതിനും ശേഷിയില്ലാത്തവനും ഒരു സാധന എന്നുള്ള രീതിയിൽ മുഖ്യമായി നിർദ്ദേശിക്കുന്നത് വേദം ശ്രവണത്തെയാണ്. അത് കഴിഞ്ഞ് മറ്റു സാധനങ്ങളുണ്ട്. ശ്രവണത്തോളം പ്രാധാന്യമുള്ള ഒരു സാധനം വേറെ ഇല്ല. ആ ശ്രവണത്തിന് ഒരാൾ യോഗ്യനല്ല എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ ആധ്യാത്മികമായ മറ്റൊന്നിനും യോഗ്യനല്ല എന്ന് വരും. അപ്പൊ കർമ്മം ആയാലും ശരി, ഉപാസന ആയാലും ശരി, വിചാരമായാലും ശരി, മുഖ്യമായ സാധന എന്ന് പറയുന്നത് ശ്രവണം. അതുകൊണ്ടാണ് ശങ്കരാചാര്യർ പറഞ്ഞത് ആദ്യം വേദാധ്യയനം. അവിടെയാണ് ശങ്കരാചാര്യർ നിർബന്ധം പഠിക്കുന്നത്. വേദാധ്യയനം എന്ന് പറഞ്ഞാൽ എന്താണ്? വേദശ്രവണം. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ കർമ്മമോ മറ്റെന്ത് കാര്യങ്ങളും വേണമെന്ന്. അതുകൊണ്ട് ശങ്കരാചാര്യ വാശി പിടിക്കുമല്ലോ, ഇന്ന ഇന്ന കൂട്ടർക്കൊന്നും ഇതിന് അധികാരിയല്ല എന്ന് പറയുന്നത് തന്നെ എന്തുകൊണ്ടാണ്? വേദശ്രവിക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ മുഖ്യമായ സാധന എന്ന് പറയുന്നത് ശ്രവണമാണ്. ശ്രവണമില്ലെങ്കിൽ പിന്നെ ബാക്കി ഒന്നുമില്ല, കർമ്മം പോലുമില്ല, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പൊ ആരംഭിക്കേണ്ടത് ശ്രവണത്തിൽ നിന്നാണ്. ഇക്കാര്യം പലർക്കും അറിയത്തില്ല, അതിന്റെ പ്രാധാന്യം അറിയത്തില്ല. അതിൽ സുകൃതികളായിട്ടുള്ളവർ ശ്രവണം കൊണ്ട് തന്നെ തത്വത്തെ ഗ്രഹിക്കുന്നു. ചിലർക്ക് വിചാരം വേണ്ടി വരുന്നു, ചിലർക്ക് ഉപാസന വേണ്ടി വരുന്നു, ചിലർക്ക് കർമ്മങ്ങൾ വേണ്ടി വരുന്നു. അത് ഭാഷകാരൻ വളരെ അടുക്കും ചിട്ടയുമായിട്ടാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ പറയുന്നു, ആ ശ്രവണം കൊണ്ട് തത്വത്തെ ഗ്രഹിക്കാത്തവർക്ക്, വിചാരം കൊണ്ടും തത്വത്തെ ഗ്രഹിക്കാൻ കഴിയാത്തവർക്ക് ഉപാസന നിർദ്ദേശിച്ചിരിക്കുന്നു. നായം ദോഷ നിഷ്പ്രദേശ്യാപി ബ്രഹ്മണ. അങ്ങനെ ബ്രഹ്മത്തിന് കാലദേശങ്ങളൊന്നും ഇല്ലെങ്കിലും ഉപാധി വിശേഷ സംബന്ധ പ്രദേശ വിശേഷ കൽപ്പന ഉപത്തേഹി, ഉപാധി സംബന്ധം കൊണ്ടതാണ് നമ്മൾ തുടക്കത്തിൽ വിശദീകരിച്ചത്. പ്രദേശ വിശേഷ കൽപ്പന, അത് ഉപാസനയ്ക്ക് വേണ്ടി, അത് ഹൃദയത്തിലാണ് ബ്രഹ്മം, അല്ലെങ്കിൽ ആകാശത്തിലാണ് ബ്രഹ്മം, വൈകുണ്ഠത്തിലാണ്, കൈലാസത്തിലാണ്, ഇങ്ങനെയെല്ലാം നിർദ്ദേശിക്കുന്നത് ഉപാസനയ്ക്ക് വേണ്ടിയിട്ടാണ്. അതിനെ ഇനി അടുത്ത് വിശദീകരിക്കുന്നുണ്ട്.